ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത അധ്യായം 17 ശ്ലോകം 6. കർഷയന്തശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ചൈവാന്തശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. ശരീരസ്ഥം ഭൂതഗ്രാമം കർണസമുദായം അചേതസ അവിവേകിന. ശാസ്ത്രവിഹിതമല്ലാത്ത ദമ്പാഹങ്കാരത്തോടുകൂടിയ തപസ്സിനെ കുറിച്ച് പറയുകയാണ്. അഞ്ചാമത്തെ ശ്ലോകത്തിൽ അതാണ് ചർച്ച ചെയ്തത്, അത് തുടരുന്നു. ആറില് കർഷയന്ത കൃഷി കുറവന്ത ക്ഷീണിപ്പിക്കുന്നു, ദുർബലപ്പെടുത്തുന്നു. എന്താണ് ശരീരസ്ഥം ഭൂതഗ്രാമം കർണസമുദായം? ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഭൂതഗ്രാമം, ഇവിടെ ഭൂതം എന്നുള്ളതിന് ഭാഷ്യകാരനർത്ഥം പറഞ്ഞിരിക്കുന്ന കർണങ്ങൾ. കർണങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് ശരീരത്തിന്റെ അവയവങ്ങളെ എടുക്കാം, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ എടുക്കാം. അതിന്റെ ഗ്രാമം എന്ന് പറഞ്ഞാൽ സമൂഹം. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ദുർബലപ്പെടുത്തുന്നു തപസ്സുകൊണ്ട്. അവര് അചേതസ അവിവേകിന, അചേതസ് അവിവേകികൾ. ഇവിടെ അവിവേകി എന്ന് പറഞ്ഞ ആരാണ്? മുമ്പ് പറഞ്ഞു, ശാസ്ത്രവിഹിതമല്ലാത്ത തപസ് ചെയ്യുന്നവര്, ദമ്പം, തപസ് പ്രദർശനത്തിന് വേണ്ടി തപസ് ചെയ്യുന്നവര്, അഹങ്കാരം. അഹങ്കാരത്തെ കുറിച്ചിവിടെ പറയുന്നു മറ്റൊരു വ്യാഖ്യാതാവ്. താൻ ശ്രേഷ്ഠനാണെന്നുള്ള ഭാവം, അതാണ് അഹങ്കാരം. അത് അഹംബോധമല്ല. തപസ് ചെയ്യുന്നതിന് സ്വയം ആ തപസ്സിൽ അഭിമാനം തോന്നി, താൻ ശ്രേഷ്ഠനാണെന്ന് തോന്നി. അഹമേവ ശ്രേഷ്ഠ ഇത്തി അഭിമാന, അതാണ് അഹങ്കാരം എന്നൊരു വ്യാഖ്യാതാവ് പറയുന്നു. അത് സാധാരണ തപസ്സികൾക്ക് തോന്നുന്നതാണ്. അങ്ങനെയുള്ള അഹത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ അചേതസഹ. ചേതസ് എന്ന് വെച്ചാൽ വിവേകം, അതില്ലാത്തവർ, വിവേകമില്ലാത്തവർ അവിവേകികൾ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇത്തരം തപസ്സുകളെക്കുറിച്ച് ഭാഷ്യകാരൻ ബൃഹദാരണ്യ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഈ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപസ്സുകൾ പാടില്ല. അതും പ്രത്യേകിച്ച് ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് ശരീരത്തെ, കർണങ്ങളെ, മനസ്സിനെ എല്ലാം പീഡിപ്പിച്ചു കഴിഞ്ഞാൽ, മനസ്സ് ദുർബലപ്പെട്ടു കഴിഞ്ഞാൽ, മനസ്സിന്റെ ആഗ്രഹണ സാമർഥ്യം, ശേഷി അതെല്ലാം കുറയും, നഷ്ടപ്പെടും. അപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ ഉറക്കത്തില്ല. ശരീരം ക്ഷീണിച്ചാൽ മനസ്സ് ക്ഷീണിക്കും. അത് ശ്രവണത്തിനും മറ്റും അനുയോജ്യമായ കാര്യങ്ങളല്ല. അതുകൊണ്ട് മുമുക്ഷുക്കൾ, പ്രത്യേകിച്ചും ശ്രവണം പോലെയുള്ള സാധനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർ, അവർ ഇത്തരം തപസ് ചെയ്ത് ശരീരത്തെ ക്ഷീണിപ്പിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. രോഗവും മറ്റും ഉണ്ടാവും. മഹാത്മാക്കളുടെ തപസ് വേറെയാണ്, അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. അതും ഇതും വേറെ വേറെ തന്നെ കാണും. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് അശാസ്ത്രവീതമാണ്, ദമ്പാഹങ്കാര സംയുക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നെ ഉണ്ട് ഇവിടെ പറയുന്നത് പ്രായശ്ചിത്ത രൂപത്തിലുള്ള അനുഷ്ഠാനങ്ങളല്ല. ബ്രഹ്മചാരിക്ക്, സന്യാസിക്ക് എല്ലാവരുടെ ധർമാനുഷ്ഠാനത്തിൽ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം വിധിക്കുന്നുണ്ട് ശാസ്ത്രങ്ങൾ. തപസ്സാണ്, ചാണകം കലക്കി കുടിക്കാൻ പറയുന്നുണ്ട്. അപ്പോ അത്തരം പ്രായശ്ചിത്ത രൂപത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, തപസ്സുകൾ, അതിനെയല്ല ഇവിടെ നിഷേധിക്കുന്നത്. കാരണം പ്രായശ്ചിത്തം പാപപരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. അത് മാനസികമായ നിശ്ചയത്തോടുകൂടി, വീഴ്ചകൾ സ്വാഭാവികമാണ്, അപ്പോൾ ഇനി അത്തരം വീഴ്ചകൾ സംഭവിക്കത്തില്ല എന്നുള്ള നിശ്ചയത്തോടുകൂടി ആ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ പിന്നീട് വരാൻ പോകുന്ന വീഴ്ചകളെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശാസ്ത്രങ്ങളിൽ എല്ലാം അത്തരം പ്രായശ്ചിത്തങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പ്രായശ്ചിത്ത രൂപത്തിൽ വരുന്ന തപസ്സുകൾ അത് ഒഴിവാക്കണമെന്നല്ല പറയുന്നു. എന്തുകൊണ്ടത് ശാസ്ത്രവിഹിതമാണ്? ഇത് അങ്ങനെ അല്ലാതെയുള്ള തപസ്സുകൾ. അതിന് ഈ ദമ്പവും അഹങ്കാരമായിരിക്കും അതിന് ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. മറ്റങ്ങനെയല്ല, ആ ശാസ്ത്രബോധം കൊണ്ടൊരാൾ ചെയ്യുന്നതാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. അല്ലെങ്കിൽ തപസ്സേ പാടില്ല എന്ന് ധാരണ വരും. തപസ് തന്നെ ഏത് സന്ദർഭത്തിൽ വേണം, ഏത് സന്ദർഭത്തിൽ പാടില്ല, അതും വേർതിരിച്ചറിയണം. അതുകൊണ്ട് പ്രായശ്ചിത്ത രൂപത്തിൽ ചെയ്യേണ്ടി വരുന്ന, ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളിൽ തന്നെ ശരീരപീഡയും മറ്റും വരും. അത് ഒരു പരിധിവരെ ശാസ്ത്രം തന്നെ അനുവദിച്ചിട്ടുള്ളതാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇപ്പം നമ്മൾ സാധാരണ എടുക്കുന്ന ഉപവാസങ്ങൾ, വ്രതങ്ങൾ, അതിനെയൊന്നും നിഷേധിക്കുകയല്ലേ. നമ്മൾ ഏകാദശി വ്രതം പോലെയുള്ള വ്രതങ്ങൾ എടുക്കും. അതും ഒരു തരത്തിൽ ശരീരപീഡയാണ്. അതൊന്നും പാടില്ലെന്നല്ല പറയുന്നത്. എന്തുകൊണ്ട്? അതെല്ലാം ശാസ്ത്രവിഹിതമാണ്. അത് ഭക്തിശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ്, അല്ലാതെ ദമ്പാഹങ്കാരത്തോടുകൂടി ചെയ്യുന്നതല്ല. അതുകൊണ്ട് അത്തരം വ്രതങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും പാടില്ല എന്നല്ല. അതൊന്നുമില്ല എങ്കിൽ പിന്നെ ആധ്യാത്മിക ജീവിതമേ ഇല്ല. അതിനൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. അതുകൊണ്ട് നിഷേധിക്കുന്നത് എപ്പോഴും ഓർക്കണം, ദമ്പാഹങ്കാരാദിയോടുകൂടി ചെയ്യുന്നതാണ്, അങ്ങനെ ശരീരത്തെ പീഡിപ്പിക്കുന്നതാണ്. അല്ലാതെ വ്രതങ്ങളോ ഉപവാസങ്ങളോ ഒന്നും പാടില്ല എന്നല്ല. ഇതിന്റെ വ്യാഖ്യാനത്തിൽ പലരും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, വ്രതങ്ങളും ഉപവാസങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന്. അതെല്ലാം ഓരോരുത്തരുടെ അറിവ്, അവരുടെ അഭിപ്രായം. പക്ഷെ നമ്മൾ ഇതിനെല്ലാം സമഗ്രമായി നോക്കുമ്പോൾ അതിനെയൊന്നും നിഷേധിക്കുന്നതായിട്ട് മനസ്സിലാകുന്നില്ല. കാരണം അത് ശാസ്ത്രവിഹിതമാണ്, ആവശ്യവുമാണ്. അതൊന്നും അവിവേകികളല്ല ചെയ്യുന്നത്, വിവേകികളാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് അചേതസഹ അവിവേകികൾ, അവരുടെ ശരീരപീഡയെക്കുറിച്ചാണ് പറയുന്നത്. അത് പറയുന്നതിനും പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ, ഈ മഹാഭാരത കാലഘട്ടത്തിൽ അന്ന് ബൗദ്ധ സമ്പ്രദായത്തിന്റെയും ജൈന സമ്പ്രദായത്തിന്റെയും എല്ലാം വളരെ സ്വാധീനമുള്ള കാലമായിരുന്നു. ബുദ്ധൻ വാസ്തവത്തിൽ ഉപദേശിച്ചത് മധ്യമ മാർഗമാണ്. അതൊക്കെ ശരിയായ മാർഗദർശിത്വമാണ്, ബുദ്ധന്റെ വഴി മധ്യമ മാർഗമെന്നാണ്. അതിന് കാരണം ഈ ജൈന മാർഗത്തിലുള്ള കഠിന തപസ്സാണ്. അവർ ശരീരത്തെ വളരെ, അവരുടെ ജീവിതം തന്നെ കഠിനമായ ശരീരപീഡയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശരീരപീഡ ഒരുപക്ഷെ അല്പം ചിലരെയൊക്കെ സഹായിച്ചെന്നിരിക്കും. പക്ഷെ അതൊരു പൊതുവായി നിർദ്ദേശിക്കത്തക്ക ഒരു ആധ്യാത്മിക മാർഗമല്ല. അതുകൊണ്ട് ബുദ്ധൻ അതിനോട് അനുകൂലിച്ചില്ല, മറിച്ച് മധ്യമ മാർഗമാണ് സ്വീകരിച്ചത്. അതായത് അങ്ങനെ കഠിനമായൊരു ശരീരപീഡ ആവശ്യമില്ല, എന്നാൽ വിഷയ ലോലുപമായൊരു ജീവിതം അതും ആധ്യാത്മിക സാധനയ്ക്ക് ചേരുന്നതല്ല. വിഷയങ്ങളെ ത്യജിക്കേണ്ടത് വരെ ത്യജിക്കണം, എന്നാൽ ശരീരപീഡ പാടില്ല. ആ രീതി, അതാണ് മധ്യമ മാർഗം. ആ മധ്യ മാർഗത്തെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഈ മഹാഭാരത കാലത്തിലും മറ്റും അങ്ങനെയുള്ള തപസ് ചെയ്യുന്നവർ, ശരീരത്തെ പീഡിപ്പിച്ച് തപസ് ചെയ്യുന്നവരുടെ ഉദാഹരണങ്ങൾ ധാരാളം പറയുന്നുണ്ട്. പല ഉപകഥകളിലും മറ്റും ശാന്തിപർവവും മറ്റും വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രചാരം ഉണ്ടായിരുന്നു. കാരണം ശരീരത്തെ പീഡിപ്പിച്ച് തപസ് ചെയ്തു കഴിഞ്ഞാൽ അലൗകികമായ സിദ്ധികളുണ്ടാകും. അത് ഉണ്ടായേക്കാം, എന്തായാലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി തപസ് അനുഷ്ഠിച്ചിരുന്നു. അത്തരം തപസ്സുകളെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. മധ്യമമാർഗത്തോടെ ബുദ്ധൻ നിർദ്ദേശിച്ച മധ്യമമാർഗത്തെ അത് നിർദ്ദേശിക്കുകയാണ്. കാരണം ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ ശരിയായ വഴികളെല്ലാം ഒരു ഗുരുപരമ്പരയിൽ നിന്ന് വന്നതാണ്. അവിടെ ബുദ്ധനെന്നോ കൃഷ്ണനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാനിത് വിവസ്വാൻ ഉപദേശിച്ചു, അങ്ങനെ ആ പരമ്പരയായി വരികയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു മധ്യമ മാർഗം സ്വീകരിക്കാനാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അടുത്ത് പറയും, യുക്ത ആഹാര വിഹാരസ്യ യുക്ത ചേഷ്ടസ്യ കർമ്മസ്. ഇത് പൂർണമായും ബുദ്ധന്റെ ഉപദേശമാണ്. ആ യുക്തത എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് അന്ന് നിലവിലിരുന്ന പല അനുഷ്ഠാനങ്ങളുടെയും ഒരു തിരുത്തലാണത്. ആ രീതിയിൽ ഒരു പരിധിവരെ ഇതിന് തപസ്സിന് സ്ഥാനമുണ്ട്, എന്നാൽ തപസ്സിനെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ തപസ് ചെയ്യുന്നവർ മറ്റൊന്നുകൂടി ചെയ്യുന്നു. എന്താണ്? മാം ചെയ്യുക തത് കർമ്മ ബുദ്ധി സാക്ഷിഭൂതം അന്തശരീരസ്ഥം കർശയന്ത. ഓരോ ജീവന്മാരുടെയും കർമ്മത്തിനും ബുദ്ധിക്കും സാക്ഷിയായിരിക്കുന്നു. ഗീതയിൽ പലതവണ ആവർത്തിക്കുന്ന കാര്യമാണ്. അന്തശരീരസ്ഥം, ശരീരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രത്യേകം എടുത്ത് പറയും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. മാം എന്നെ, കർശയന്ത എന്നെ ക്ഷീണിപ്പിക്കുന്നു, ക്ലേശിപ്പിക്കുന്നു. ഈശ്വരൻ സർവപ്രാണി ശരീരത്തിലും നിലകൊള്ളുന്നു. അങ്ങനെ നിലകൊള്ളുന്ന ആ ഈശ്വരൻ താൻ തന്നെയാണ് എന്നുകൂടി ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതാണ് മാം എന്ന് പറഞ്ഞാൽ എന്നെ എന്നർത്ഥം. ഞാനാണ് സ്ഥിതി ചെയ്യുന്നത് സർവകർമ്മ ബുദ്ധി സാക്ഷിയായിട്ട് എല്ലാ ശരീരത്തിനുള്ളിലും. അതാണ് അന്തശരീരസ്ഥം. പക്ഷെ അങ്ങനെയുള്ള എന്നെ കർശയന്ത, എന്നെ പീഡിപ്പിക്കുന്നു. അവിടെ വരും ഈശ്വരൻ സർവശരീരങ്ങളുടെയും ഉള്ളിലിരുന്നു ഈ ശരീരത്തിന്റെ ചേഷ്ടകളെല്ലാം നിർവഹിപ്പിക്കുന്നവനാണ്. ബ്രാഹ്മൻ സർവഭൂതാനി, സർവപ്രാണികളെയും ചലിപ്പിക്കുന്നവനാണ്. അങ്ങനെയിരിക്കുന്ന ഈശ്വരനെ തപസ്സുകൊണ്ട് എങ്ങനെ ക്ഷീണിപ്പിക്കാൻ പറ്റും? ജീവന്റെ തപസ്സ് ഈശ്വരനെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നത് എന്ന് സംശയം വരാം. അതുകൊണ്ട് പറയുന്നു, മത് അനുശാസന അകർണമേവ മത് കർശനം. അല്ലാതെ ഒരു ജീവൻ വേറൊരു ജീവനെ പീഡിപ്പിക്കുന്നത് പോലെ, എന്നുവെച്ചാൽ മറ്റൊരാൾ നമ്മൾ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാക്കി അയാളെ വേദനിപ്പിക്കുന്നത് പോലെ, ഈശ്വരനെ തന്റെ തപസ്സുകൊണ്ട് ജീവനെ വേദനിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം പറഞ്ഞു, എന്താണ്? ഈശ്വരൻ ഇതിനകത്തിരിക്കുന്നുണ്ടെങ്കിലും അസംഗനായിരിക്കുന്നു, അതീതനായിരിക്കുന്നു, നിയാമകനായിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ജീവന് തന്റെ പ്രവൃത്തി കൊണ്ട് ഈശ്വരനെ പീഡിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞു, എന്താണോ അന്തശരീരസ്ഥനായിരിക്കുന്ന എന്നെ പീഡിപ്പിക്കുന്നു. അതിന് ഭാഷ്യകാരൻ പറഞ്ഞു, മത അനുശാസന അകരണമേവ മത്കർശനം. എന്റെ അനുശാസനത്തെ ചെയ്യാതിരിക്കുക, എന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാതിരിക്കുക, അത് തന്നെയാണ് എന്നെ പീഡിപ്പിക്കൽ എന്ന് പറയുന്നത്. അതാ നേരിട്ട് ഈശ്വരനെ വേദനിപ്പിക്കുകയല്ല. അങ്ങനെ കാരണം അദ്വൈത മതമനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. കാരണം ഈശ്വരൻ സർവശരീരസ്ഥിതനാണെങ്കിലും പരമാർത്ഥത്തിൽ നിർഗുണനും നിരാകാരനുമാണ്. ഈശ്വരന് പീഡ, അത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചു, മത അനുശാസന അകരണമേവ. എന്റെ അനുശാസനത്തെ സ്വീകരിക്കാതിരിക്കുക, അതാണ്. ഇത് കുറച്ചുകൂടി ഭംഗിയായി വ്യാഖ്യാനിച്ചിട്ടുണ്ട് രാമാനുജാചാര്യർ. എന്താണ് ആചാര്യർ പറയുന്നത്? മതംശഭൂതം ജീവം ചന്ദശരീരസ്ഥം. ജീവൻ എന്ന് പറയുന്നത് എന്റെ അംശമാണ്. ശരി, ഞാൻ എന്റെ പൂർണമായ രൂപത്തിൽ അനന്ത കല്യാണ ഗുണനിധിയാണ്. ജീവനെ പീഡിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ ആ ജീവന്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്റെ തന്നെ ഒരു അംശമാണ്. അംശഭാവത്തെ പീഡിപ്പിക്കാൻ കഴിയും. കാരണം ഈശ്വരൻ ജഗത് ശരീരനായി ജഗത്തായ ശരീരത്തെ സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എന്നാണ് രാമാനുജന്റെ സിദ്ധാന്തം. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ശരീരത്തിനുള്ളിൽ അംശഭൂതനായിരിക്കുന്നു ജീവൻ. ആ അംശത്തെ പീഡനം സാധ്യമാണ്. കാരണം എന്തുകൊണ്ട്? അത് നമ്മുടെ അനുഭവമാണ്. പീഡ, ദുഃഖം, ഇതെല്ലാം ജീവന്റെ അനുഭവമാണ്. ഈ അനുഭവം ആരിലുണ്ടാകുന്നു? ജീവനിലുണ്ടാകുന്നു. ആ ജീവൻ ആരാണ്? ഈശ്വരന്റെ ഒരു അംശമാണ്. അപ്പോൾ ഈ തപസ്സുകളെല്ലാം തന്നെ വേദനിപ്പിക്കും. അതുകൊണ്ട് ആ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്ന ആ അംശം രാമാനുജാചാര്യരുടെ കാഴ്ചപ്പാടനുസരിച്ച് കൂടുതൽ യോജിക്കുന്നുണ്ട്. അത് സംഭവിക്കാം, കാരണം അത് ജീവന്റെ അനുഭവമാണ്. അന്നങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അതുകൂടി ഞാൻ പ്രത്യേകം പറയുന്നത്, ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ വാക്കുകളാണ്. ഇതിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ശങ്കരാചാര്യരും രാമാനുജാചാര്യരും മറ്റാചാര്യന്മാരെല്ലാവരും കൂടെ കൂടിച്ചേരുന്നതാണ്. എല്ലാവരും കൂടി കണ്ടെത്തിയതാണ് അതിൻ്റെ താല്പര്യം. അല്ലാതെ ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശങ്കരാചാര്യർ പറഞ്ഞു മാത്രമാണെന്നാരും ധരിച്ചുകളയുന്നു. അങ്ങനൊരു അഭിപ്രായം എനിക്കില്ല. എന്നാ ചോദിക്കും, എന്തിനാ പിന്നെ ശാങ്കര ഭാഷ്യം തന്നെ നമ്മൾ വിശദീകരിക്കുന്നത്? ഒരു കാര്യം, ശാങ്കരഭാഷ്യം തന്നെ വിശദീകരിച്ചാൽ മനസ്സിലാക്കാനാണില്ല. ഇനി മറ്റുള്ളത് കൂടി വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ കേൾക്കാനാളുണ്ടാവില്ല. ഇത് തന്നെ ആവശ്യത്തിൽ കൂടുതലാണ്. പിന്നെ അദ്വൈതം എന്ന് പറയുന്നത് ഇതിൽ അടിസ്ഥാനപരമായി എല്ലാ ആചാര്യന്മാരും സ്വീകരിച്ചിരിക്കുന്നതാണ്. അതിനൊരു പ്രധാനമായ വിഷയം. രാമാനുജനായാലും മറ്റ് പ്രധാന ആചാര്യന്മാരായാലും അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുണ്ട്. മാധവൻ ദ്വൈതമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെയും അദ്വൈതത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചിട്ടുണ്ട്. അതാ ഭാഷ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് അദ്വൈതത്തെ മുഖ്യമായി സ്വീകരിച്ചിരിക്കുന്ന ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തെ നമ്മൾ സ്വീകരിക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ ആശയങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്നില്ല. അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിൽ പ്രത്യക്ഷമായി പറഞ്ഞുകൊണ്ടും പലപ്പോഴും പറയാതെയും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ കൂടി സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു രാമാനുജാചാര്യർ അങ്ങനെ പറയുന്നു, എന്താണ് യംശഭൂതനായിരിക്കുന്ന ഈ ഇതെല്ലാം പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇതെല്ലാം പറയാറുണ്ട്, പക്ഷേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാതെ ആയിരിക്കും പറയുന്നത്. ആചാര്യസ്വാമിയുടെ പക്ഷം ഏതാണ്? അതും ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മൾ അദ്വൈതം എന്നുള്ള രീതിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും രാമാനുജ സിദ്ധാന്തവും മാധ്വ സിദ്ധാന്തവും എല്ലാം കൂടിക്കലർന്നതാണ്. അദ്വൈതം പഠിക്കുന്നവരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം അദ്വൈതം ഇങ്ങനെ പ്രചരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ രാമാനുജ ആചാര്യരുടെയും മാധ്വ സിദ്ധാന്തവും പലത് ഇതിനകത്ത് കലർന്നിട്ടുണ്ട്. ശുദ്ധമായൊരു അദ്വൈതമല്ല നമ്മളിന്ന് അദ്വൈതമെന്ന് ധരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി കലർന്നതാണ്. അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടത് പരാമർശിക്കുന്നത് ദോഷമൊന്നുമില്ല. പറയുന്നു മത അനുശാസനാകരണമേവ, എന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കാതിരിക്കുക, അതാണ് കർശനം എന്ന് ഭാഷ്യകാരൻ പറയുന്നു. പറയുന്നു എന്റെ അംശഭൂതനായിരിക്കുന്ന ആ ജീവൻ പീഡിപ്പിക്കുക, കാരണം ആ ജീവൻ പീഡ അനുഭവിക്കുന്നുണ്ട്, അതാണ് കർശനം എന്ന് രാമാനുജൻ പറയുന്നു. മധ്വാചാര്യൻ പറയുന്ന എന്താണ്? ഭഗവത് കർശനം നാമ അല്പദൃഷ്ടിരേവ, ഭഗവാനെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം ഭഗവാനെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് മൂന്നുപേരെ യോജിക്കുന്ന കാര്യമാണ്. പിന്നെ എങ്ങനെ അത് സംഭവിക്കാം? അതുകൊണ്ട് പറയുന്നു അല്പദൃഷ്ടി. അതാണ് ആ ഈശ്വരനെ കുറിച്ചുള്ള അല്പദൃഷ്ടിയാണ്. അത് തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ആ പരമാത്മാവ് തന്നെ അംശഭൂതനായി ജീവസ്വരൂപനായിരിക്കുന്നു എന്ന് പറയുന്നത് രാമാനുജന്റെ കാഴ്ചപ്പാടിനോട് മധ്വാചാര്യർ യോജിക്കത്തില്ല. മധ്വാചാര്യർ പറയുന്നത് എന്താണ്? അങ്ങനെ കരുതുന്നത് അത് തന്നെ അല്പദൃഷ്ടി. ആ രാമാനുജാചാര്യരുടെ കാഴ്ചപ്പാട് തന്നെയാണ് അല്പദൃഷ്ടി, അത് തന്നെയാണ് ഈശ്വരന്റെ പീഡനമെന്നാണ് പറയുന്നത്. ഈ രീതിയിൽ ഇങ്ങനെ പോകും. അത് പറയുന്നു എന്താണ്? ഈശ്വരതത്വം മഹത്താണ്, സർവവ്യാപകമാണ്, അതിനെ അല്പമായി കാണുക ഏതെങ്കിലും തരത്തിൽ, അത് തന്നെ അതിനെ നമുക്ക് പറയാം ഈശ്വര പീഡനം. ഈ രീതിയിൽ ആചാര്യന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നു. എന്തായാലും ഈശ്വരനെ പീഡിപ്പിക്കുക അത് സാധ്യമല്ല, അതാണ് എല്ലാവരുടെയും താല്പര്യം. താൻ വിദ്യ ആസുര നിശ്ചയാൻ, അത് ആസുര നിശ്ചയമാണ്, ആസുര ബുദ്ധിയാണ്. കാരണം ആസുര ബുദ്ധിയെ കുറിച്ച് മുമ്പ് വിശദീകരിച്ചു. അപ്പൊ ഇത് അതിനോട് ബന്ധപ്പെടുത്തി പറയുകയാണ്, ആസുരോ നിശ്ചയോ യേശാന്തി ആസുര നിശ്ചയ താൻ പരിഹരണാർത്ഥം വിദ്യുപദേശം. ഇത് ആസുര ബുദ്ധിയാണെന്ന് നീ മനസ്സിലാക്കണം, അല്ലാതെ സ്വീകരിക്കേണ്ട കാര്യമല്ല ഇത്തരത്തിലുള്ള ശരീരപീഡകളും മറ്റും. അപ്പൊ തപസ്സിനെ കുറിച്ച് ഇനി പറയും, സാത്വികമായ തപസ്സിനെ കുറിച്ച് പറയും. തപസ്സിനെ നിഷേധിക്കുന്നില്ല, അത് പ്രത്യേകം മനസ്സിലാക്കും. കർശയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേസ്തസഹ മാം ചൈവാന്ത ശരീരസ്ഥം താൻ മിഥ്യാസുര നിശ്ചയാൻ. ഇനി ആഹാരത്തെ കുറിച്ച് പറയുകയാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യത്തെ കുറിച്ച്. ആഹാരസ്തുപി സർവസ്യ ദ്രവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. ആഹാരാണാം ച രസ്യ സ്നിഗ്ധാദി വർഗത്രയ രൂപേണ ഭിന്നാനാം യഥാക്രമം സാത്വിക രാജസ താമസ പുരുഷ പ്രിയത്വ ദർശനം ഇഹ ക്രിയതേ. ആഹാരം തന്നെ രസ്യം സ്നിഗ്ധം അതിവർഗത്രയ രൂപേണ, അതിന് വിശദീകരിക്കും ആഹാരത്തിന്റെ രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദ്യ ഭിന്നാനാം യഥാക്രമം സാത്വിക രാജസ താമസ പുരുഷ പ്രിയത്വ ദർശനം. സാത്വിക പുരുഷന് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ്? ആഹാരത്തിന് സാത്വിക ആഹാരം എന്ന് പറയാം. രാജസ പുരുഷന് ഇഷ്ടപ്പെട്ടത് രാജസാഹാരം, താമസ പുരുഷന് ഇഷ്ടപ്പെട്ടത് താമസാഹാരം. പുരുഷൻ എന്ന് വെച്ചാൽ ജീവൻ. അങ്ങനെ ആ പ്രിയത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വിശദീകരിക്കുകയാണ്. ഈ ആഹാരം എന്ന് പറയുന്നത് വേറൊരു സന്ദർഭത്തിൽ വന്നപ്പോൾ ഭാഷ്യത്തിൽ ആചാര്യസ്വാമികൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ആഹാരം ആഹരിക്കപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഗ്രഹിക്കുന്നതാണ് ആഹാരം എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആഹാര ശുദ്ധവും സത്വശുദ്ധി പ്രസിദ്ധമായ ഒരു ഉപനിഷദ്വാക്യമാണ്. ആഹാരശുദ്ധവും സത്വശുദ്ധി, ആഹാരത്തിന്റെ ശുദ്ധി കൊണ്ട് സത്വശുദ്ധി ഉണ്ടാകുന്നു, എന്നുവെച്ചാൽ അന്ധക്കരണ ശുദ്ധി ഉണ്ടാകും. ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സന്ദർഭങ്ങളിൽ ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ആഹാരം എന്ന് പറയുന്നതുകൊണ്ട് അവിടെ ഭക്ഷണം എന്നെടുത്താൽ പോരാ, ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളല്ല, അപ്പൊ അതിന്റെ ശുദ്ധി കൊണ്ട് സത്വശുദ്ധി അന്ധക്കരണ ശുദ്ധി ഉണ്ടാകുന്നു എന്നാണ്. പക്ഷെ ഇവിടെ ആഹാരം എന്ന് പറയുന്നതിന് ഭക്ഷണം എന്നുള്ള അർത്ഥം തന്നെ എടുത്തിരിക്കുന്നു. ആഹാരത്തിന് അങ്ങനെ ഒരു അർത്ഥം എടുക്കാം. രസ്യ സ്നിഗ്ധാദിഷു ആഹാര വിശേഷേഷു ആത്മനപ്രീത്യതിരേകേണ ലിംഗേന സാത്വികത്വം രാജസത്വം താമസത്വം ച ബുദ്ധ രജ തമോ ലിംഗാനാം ആഹാരാണാം പരിവർജനാർത്ഥം സത്വലിംഗാനാം ച ഉപാദാനാർത്ഥം. അതാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. മുഴുവൻ മുമ്പ് പറഞ്ഞതുപോലെ ഗ്രാഹ്യ ത്യാജ്യ വിവേകത്തിന് വേണ്ടിയിട്ടാണ് തപസ്. ഏതാണ് സ്വീകരിക്കേണ്ടത്, ഏത് ത്യജിക്കണം. അല്ല, തപസ്സെന്ന് പറയുന്ന പാടെ ഉപേക്ഷിക്കാനല്ല, അത് സ്വീകരിക്കേണ്ടതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതുകൊണ്ട്. അതുപോലെ ആഹാരം, ഇതിനെ ചർച്ച ചെയ്യുന്ന എന്തിന്? ആഹാരത്തെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, ആഹാരത്തിൽ തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ത്യജിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രസ്യ സ്നിഗ്ധാദിഷു ആഹാര വിശേഷേഷു ആത്മനഃ പ്രീത്യ അതിരേകേണ ലിംഗേന. ഈ പറയുന്ന രസ്യം സ്നിഗ്ധം തുടങ്ങിയ ആഹാര വിശേഷ ആഹാരങ്ങളിൽ ഓരോരുത്തരും വരുന്ന പ്രീതി ഭേദം, ചിലർക്ക് ചിലത് ഇഷ്ടമായിരിക്കുന്നു, മറ്റു ചിലർക്ക് മറ്റു ചിലത് ഇഷ്ടമായിരിക്കുന്നു, ഇതൊരടയാളമാണ്. ഇതുകൊണ്ട് സാത്വികത്വം രാജസത്വം താമസത്വം ച ബുദ്ധ, ഇത് സാത്വികമായ ആഹാരമാണ്, ഇത് രാജസമാണ്, ഇത് താമസമാണെന്ന് അറിഞ്ഞിട്ട് ഒരാൾ സാത്വികതയെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ രാജസ താമസ ആഹാരങ്ങൾ ഉപേക്ഷിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? സാത്വികമായ ആഹാരം സാത്വികന് പ്രിയം എന്നാണ്. അങ്ങനെയാണെങ്കിൽ രാജസ താമസ ആഹാരങ്ങൾ രാജസ താമസനും പ്രിയമായിരിക്കും. അവരവർ അവരവരുടെ ആഹാരത്തെ തന്നെ തുടരേണ്ടി വരും, കാരണം അവരവർക്ക് പ്രിയമായതാണ് അവരവർ സ്വീകരിക്കുന്നത്. അവനെ ഉപദേശിച്ചിട്ട് പ്രയോജനമില്ലാതെ വരും. എനിക്ക് താമസ ഗുണമാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന താമസാഹാരമാണ്, രാജസനാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന രാജസാഹാരമാണ്. അപ്പൊ സാത്വിക ആഹാരത്തെ കുറിച്ച് ഉപദേശിച്ചിട്ടോ കേട്ടിട്ടോ പ്രയോജനമൊന്നും ഇല്ലാതെ വരും. ഭാഷകാരൻ പറയുന്ന അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഒരാൾക്ക് സാത്വിക രാജസ ആഹാരം ഇഷ്ടമാണെങ്കിലും സാത്വിക ആഹാരത്തോടുള്ള അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്റെ ഇഷ്ടം ഇന്നതാണെങ്കിലും അതിനെ തിരിക്കുക, അതിനെ പരിവർജനം ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഇവിടെ മാത്രമല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ അല്ല, ഓരോ സന്ദർഭങ്ങളിലും ഭാഷകാരൻ അതെടുത്ത് പറയുന്നുണ്ട്. നന്മയാണ് നമ്മളെ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നന്മയെ മാത്രം പറഞ്ഞാൽ മതി, തിന്മയെന്തിനു പറയണം? നമുക്ക് തോന്നും വേണ്ടാതെ ഇനങ്ങൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ എന്തിന് കലുഷമാക്കണം എന്ന് തോന്നും. കാരണം നന്മ അല്ലെങ്കിൽ ശരിയായത് അത് ശാസ്ത്രം നിർദ്ദേശിക്കുന്നതും തിന്മ അല്ലെങ്കിൽ മോശമായതെല്ലാം രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതുമാണ്, മനുഷ്യന്റെ ഉള്ളിലിരിക്കുന്ന രാഗം കൊണ്ട് പ്രാപ്തമാകുന്നതാണ്. അപ്പോൾ വേണ്ടാതെ ഇനങ്ങളെല്ലാം ശാസ്ത്രം നമ്മളെ ബോധിപ്പിക്കുന്നതല്ല, ജന്മനാൽ ഒരുവന്റെ കൂടെ വരുന്നതാണ്. ഒരു ജീവൻ അതിനെ ഗ്രഹിച്ചിരിക്കുന്നു, എന്താണ് ഇതാണ് ഇതെനിക്ക് ആവശ്യമുള്ളതെന്ന് കരുതി ഗ്രഹിച്ചിരിക്കുന്നു. കാമക്രോധാദികൾ എല്ലാം, മനസ്സിന്റെ വിക്ഷേപങ്ങളെല്ലാം അത് ജീവന് സഹജമായി കിട്ടിയതാണ്, അവൻ അനേക ജന്മങ്ങളിലൂടെ ആർജിച്ചതാണ്. അപ്പൊ അതിനെ ഉപേക്ഷിക്കണം പരിവർജനാർത്ഥം. അതിനെ ഉപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യം എന്താണ്? സാത്വികമാണ്, സത്വം എന്ന് പറയുന്ന ഒന്നിനെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, ശാന്തിയെക്കുറിച്ച് പറഞ്ഞാൽ മതി, സമാധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സമാധിയെക്കുറിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ശാസ്ത്രത്തിൽ ചർച്ച ചെയ്യുന്നത് കൂടുതലും എന്തിനെ കുറിച്ചാണ്? വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. കാരണം അതിനെ ശരിക്കും ബോധ്യപ്പെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി. അത് നമുക്ക് ബോധ്യമുള്ളതാണ്, പക്ഷെ അത് വേണ്ടാത്തതാണെന്ന് ബോധ്യമില്ല. അത് രാഗം കൊണ്ട് പ്രാപ്തമായതുകൊണ്ട് അതെല്ലാം നമ്മൾ വേണ്ടതാണെന്ന് ധരിച്ചിരിക്കുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ സത്വത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി, രജസിനെയും തമസിനെയും എന്തിന് പറയണം? കാരണം അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ നമ്മളത് ആവശ്യമുള്ളതാണെന്ന് ധരിക്കും. കാരണം നമ്മളത് സ്വയം പ്രാപ്തമായിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ശാസ്ത്രം അതിനെ തന്നെ വിശദീകരിച്ചിട്ട് പറയുന്നതിനെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് ഇവിടെ സത്വത്തെക്കുറിച്ചും രജസിനെക്കുറിച്ചും തമസിനെക്കുറിച്ചും വിശദീകരിച്ചതിന് ശേഷം മൂന്ന് കാര്യങ്ങളാണ്, സത്വം, രജസ്, തമസ്. അതിൽ രണ്ടും ഹേയമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഒന്ന് മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ, സത്വം. അപ്പൊ സ്വീകരിക്കേണ്ട കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. ത്യജിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളെ കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പൊ ശാസ്ത്ര ചർച്ചയിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇതാണ്. ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? അത് വാക്കിനും മനസ്സിനും അതീതമാണ്. അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? അങ്ങേറ്റം പറഞ്ഞാൽ പറയാം എന്താണ് സത്യം, ജ്ഞാനം, അനന്തം. നമ്മളീ പറയുന്ന 99% കാര്യങ്ങളും വേണ്ടാത്തതാണ്, വേണ്ടാതീനമാണ്. പക്ഷെ അത് പറഞ്ഞേ പറ്റൂ. എന്തുകൊണ്ട്? അതിനെയാണ് ഒഴിവാക്കേണ്ടത്. അതുകൊണ്ട് അതിനെ ചർച്ച ചെയ്യുന്നു. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുന്നത് ശാസ്ത്ര ചർച്ചയിൽ. അതുകൊണ്ടാണ് മുമ്പ് തന്നെ നോക്കുക, ദൈവീ സമ്പത്തിനെ കുറിച്ച് വളരെ കുറച്ചേ പറഞ്ഞു, പക്ഷെ ആസുരി സമ്പത്തിനെ കുറിച്ച് വളരെ വിശദീകരിച്ച് പറഞ്ഞു. കാരണം നമ്മളിരിക്കുന്നത് എന്താണ്? ആസുരഭാവമാണ്. ഒരുപാട് ആസുരഭാവങ്ങളെ വിശദമായി ചർച്ച ചെയ്ത് സ്വയം മനസ്സിലാക്കി ആ ഭാവങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അത് ആസുരഭാവമാണെന്ന് മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി ഒഴിവാകും. ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ സന്യാസിമാരെ ചീത്ത പറയുന്നത്. അത് ഈ അർത്ഥത്തിൽ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. കാരണം ത്യാജ്യങ്ങളായ ഒരുപാട് ഭാഗങ്ങൾ നമ്മുടെ ഉള്ളിലിരിപ്പുണ്ട്. അതിനെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുക, അതിനുവേണ്ടിയിട്ട് അതിനെ വിശദമായി ചർച്ച ചെയ്യേണ്ടി വരും. അതൊരു ഭാഗം മാത്രം. അതുപോലെ ആധ്യാത്മിക മാർഗത്തിൽ ശാസ്ത്രങ്ങളെല്ലാം നമുക്ക് നിർദ്ദേശിക്കുന്ന ഇതാണ്, തിരിച്ചറിയുക, ഉപേക്ഷിക്കുക. അതാണ് രജസ്തമോലിംഗാനാം ആഹാരാണ്. മൂന്നെണ്ണത്തിൽ രണ്ട്, അതാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. പരിവർജനാർത്ഥം, അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി. സത്വലിംഗാനാമത്തെ ഉപാദാനാർത്ഥം, ഒന്ന് മാത്രമേ ഉള്ളൂ. മൂന്നിൽ ഒന്ന് കുറവും രണ്ട് കൂടുതലുമാണല്ലോ. അപ്പൊ കൂടുതലും ചർച്ച ഒഴിവാക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്, ഗ്രഹിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയുള്ളൂ. സത്വലിംഗാനാമത്തെ ഉപാദാനാർത്ഥം, അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. അത് നമ്മൾ മനസ്സ് തുറന്ന് തന്നെ ചർച്ച ചെയ്യണം. മൂടി വച്ചാൽ അത് വ്രണമാകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം തുറന്ന് ചർച്ച ചെയ്യുന്നതിനുള്ള ആർജവം ഉണ്ടായേ പറ്റൂ, എന്നാലേ നന്നാകത്തുള്ളൂ. അല്ലാതെ വരെ നന്നാകാൻ ശാസ്ത്രം വരെ വഴി നിർദ്ദേശിക്കുന്നില്ല. തഥാ യജ്ഞാദീനാമപി സത്വാദി ഗുണഭേദേന ത്രിവിധത്വ പ്രതിപാദനം. അതുപോലെ തന്നെ ഇവിടെ എല്ലാത്തിനെയും, തപസ് യജ്ഞം തുടങ്ങിയ സർവകാര്യങ്ങളെയും സത്വൻ രജസ് തമസ് ഈ മൂന്നിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തിട്ട് രണ്ടുപേക്ഷിക്കുന്നു, ഒന്ന് സ്വീകരിക്കുന്നു. എന്നുവെച്ചാൽ കൂടുതൽ ചർച്ച ചെയ്ത കാര്യങ്ങളെ വിടുന്നു, കുറച്ച് ചർച്ച ചെയ്തതിനെ സ്വീകരിക്കുന്നു. നന്മ കുറച്ചേ ഉള്ളൂ, തിന്മയാണ് കൂടുതൽ. അത് ശരിയാണോന്നറിയാം അവനവന്റെ മനസ്സിലേക്ക് നോക്കിയാൽ മതി. ശാസ്ത്രത്തിൽ നോക്കേണ്ട കാര്യം, പിന്നെ അതിനെ അംഗീകരിക്കുന്നതിനുള്ള ഒരു മനസ്സും വേണം, അത് വേണം. അതുകൊണ്ട് പറയുന്നു യജ്ഞാദീനാമപി. അതുപോലെ തന്നെ ഇനി വരുന്ന ഭാഗങ്ങളിലും മനസ്സിലാക്കണം. ഇത് ഗ്രഹിക്കുന്നതിനും ത്യജിക്കുന്നതിനും വേണ്ടിയാണ് ഈ പറയുന്നത്. സത്വാദി ഗുണഭേദേന ത്രിവിധത്വ പ്രതിപാദനം, ഇതെല്ലാം മനസ്സിന്റെ ശാന്തിക്ക് വേണ്ടിയിട്ടാണ്. കാരണം മനസ്സിനെ അശാന്തമാക്കുന്ന എന്താണ്? മനസ്സിന്റെ വികല്പങ്ങൾ. അപ്പൊ നമ്മുടെ മനസ്സിൽ കൂടുതൽ ഉള്ളതെന്താണ്? വികല്പങ്ങളാണോ അതോ ശാന്തിയാണോ സമാധാനമാണോ? മനസ്സിന് സമാധി എന്ന് പറയുന്നത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചർച്ച ചെയ്താൽ അവിടെ സമാധിയില്ല. പിന്നെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് എന്താണ്? നമ്മുടെ വികല്പങ്ങളെ കുറിച്ചാണ്. ഇവിടെ പറയുന്നത് പരിവർജനാർത്ഥം. അപ്പൊ സമാധിയെക്കുറിച്ച് നമുക്കൊന്നും ചർച്ച ചെയ്യാനില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഇനി തുടർന്നു വരുന്ന ഭാഗങ്ങൾ പരിവർജനത്തിനും ഉപാദാനത്തിനും വേണ്ടി എന്താണ് ത്രിവിധത്വ പ്രതിപാദനം. ഇതിനെ മൂന്ന് തരത്തിൽ വേർതിരിച്ച് പ്രതിപാദനം ചെയ്യുന്നു. ശാസ്ത്രത്തിന്റെ ഈ മര്യാദയെ ശരിയായ രീതിയിൽ നമ്മൾ ഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നും ഞാൻ പറയുന്നതെല്ലാം വേണ്ടാധീനമാണ് എന്ന് തോന്നും. അതിന് ഞാൻ ഉത്തരവാദിയല്ല, ഇതെന്റെ ഒരു സ്വഭാവമാണ്, ഇതെനിക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ എന്നെ തല്ലി ഇവിടുന്ന് ഓടിക്കണം, അല്ല വേറെ വഴിയില്ല. രാജസ താമസാൻ ബുദ്ധ്വ കഥം നുനാമ പരിത്യജേ സാത്വികേന ഏവ അനുതിഷ്ഠേതിയും അർത്ഥമാ. ഭാഷ്യകാരൻ വീണ്ടും അത് വിശദീകരിക്കുന്നു. രാജസ താമസാൻ ബുദ്ധ്വ, അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഞാൻ പറയുന്ന ഒരു കാര്യങ്ങളും എന്റെ കപോല കൽപ്പിതമല്ല. ശങ്കരാചാര്യർ പറഞ്ഞിട്ടില്ലാത്ത കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലുള്ള മറ്റൊരാചാര്യൻ പറഞ്ഞതായിരിക്കും. അല്ല, ഞാനൊരു ബുദ്ധിജീവിയല്ല പുതിയത് കണ്ടുപിടിച്ച് പറയാൻ, മറ്റാരെങ്കിലും പറഞ്ഞതായിരിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതറിയണമെങ്കിൽ ഇതൊരു മെനക്കെടണം, കുറച്ച് വേറെക്കണം, എന്നാലേ പറ്റൂ, അല്ലാതെ അതറിയാൻ പറ്റത്തില്ല. രാജസ താമസാൻ ബുദ്ധ, ഇവിടെ പ്രത്യേകം പറയുന്നു. ബുദ്ധ അറിഞ്ഞിട്ട് എന്തിട്ട് രാജസ താമസ ഭാവങ്ങളെ അറിയണം, അറിഞ്ഞേ പറ്റൂ. നമുക്കറിയാമെങ്കിലും അത് രാജസ താമസമൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് എടുത്തു പറയുന്നത് എന്താണ്? രാജസ താമസ ഭാവങ്ങളെ അറിഞ്ഞിട്ട്, അതറിയുന്നതിനുള്ള പ്രാധാന്യം കൊണ്ടാണ് എന്ത് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ഭഗവാൻ ഇവിടെ ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. കൂടുതൽ കഥം നാമ പരിത്യജി, അത് അറിഞ്ഞിട്ട് പിന്നെ ശ്രമിക്കണം എങ്ങനെയാണ് അത് പരിത്യജിക്കേണ്ടത്. ആദ്യം അത് അറിയണം, പിന്നെ അത് പരിത്യജിക്കണം. മാത്രമല്ല എന്താണ് സാത്വികാൻ ഏവ അനുതിഷ്ഠേ, അനുഷ്ഠിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. ഒന്ന് മാത്രം എന്താണ് സാത്വികം? ഇതാണ് ഒരു ജിജ്ഞാസുവിന്റെ ചിന്ത. വേണ്ടാത്തതിനെ അറിയണം ആദ്യം. ബുദ്ധ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, എന്നിട്ട് അതിനെ ഉപേക്ഷിക്കണം. വേണ്ടതിനെ അറിയണം, വേണ്ടതിനെ അറിഞ്ഞാൽ പോലെ അനുഷ്ഠിക്കണം. സാത്വികാൻ ഏവ അനുതിഷ്ഠേ, ഇതാണ് ആധ്യാത്മിക സാധന എന്ന് പറയുന്നത്. ഇത്യേവം അർത്ഥം ആഹ, ഇതിനു വേണ്ടി പറയുന്നു ആഹാര ഇതി. ആഹാരസ്ഥി സർവസ്യ ഭോക്തു പ്രാണിന ത്രിവിധോ ഭവതി പ്രിയ ഇഷ്ട. ആഹാരം എന്ന് പറയുന്നതും സർവപ്രാണികൾക്കും ത്രിവിധോ ഭവതി പ്രിയ, ഭോക്താവ് സർവപ്രാണികൾ മൂന്ന് തരത്തിൽ ഇഷ്ടമായിരിക്കുന്നു. തഥാ യജ്ഞ, അതുപോലെ തന്നെ യജ്ഞം. തഥാ തപഃ, തപസ്. തഥാ ദാനം, ദാനം. തേഷാം ആഹാരാദീനാം ഭേദമിമം ഭക്ഷ്യമാണ്. ചിലർ ചോദിക്കും ഇവിടെ യജ്ഞം, തപസ്, ദാനം, ആഹാരം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത്, ഇതിൽ മാത്രമേ ഉള്ളൂ ഈ മൂന്ന് തരത്തിലുള്ള ഭേദം, സത്വം, രജസ്, തമസ് എന്ന് പറയുന്നത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ ലോകത്ത് ചെയ്യുന്നത്, അതൊന്നും എന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല? കാരണം അടുത്ത 18-ാം അധ്യായത്തിലും യജ്ഞോ ദാന തപസ്ചെയ്യു, യജ്ഞദാന തപസ്സുകളെ കുറിച്ച് ഭഗവാൻ എടുത്തു പറയും. മറ്റെന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്, എന്തുകൊണ്ട് ഇത് മാത്രം പറഞ്ഞു? ഒരു കാര്യം ആ കാലഘട്ടത്തിൽ, മഹാഭാരത കാലഘട്ടത്തിൽ യജ്ഞദാന തപസ്സുകൾക്കായിരുന്നു പ്രാധാന്യം, സമൂഹത്തിൽ പ്രാധാന്യം അതിനായിരുന്നു. മറ്റൊന്ന്, ആധ്യാത്മിക മാർഗത്തിൽ എന്നും പ്രാധാന്യമുള്ളതാണ് ഈ കാര്യങ്ങൾ, ആഹാരവും യജ്ഞദാന തപസ്സുകളും. സമൂഹത്തിലെ മറ്റ് വ്യവഹാര തലങ്ങളിലൊന്നും ഇതിന് വലിയ പ്രാധാന്യം വന്നില്ലെങ്കിലും യജ്ഞദാന തപസ്സുകൾക്ക് പ്രാധാന്യമുണ്ട് എന്നും. ഗീത എന്ന് പറയുന്നത് സർവകാലികമാണ്, എല്ലാ കാലത്തിലും പ്രസക്തിയുള്ള ഒന്നാണ്. അതുകൊണ്ട് ആ യജ്ഞദാന തപസ്സുകൾ എന്നും മനുഷ്യന് ആവശ്യമാണ്, അതുകൊണ്ട് അതിന്റെ ഭേദങ്ങളെ പറയും എന്നാണ് ഭാഷകാരം പറയുന്നത്. ആഹാരസ്തുപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിർവിവർദ്ധനാഃ അരസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാര സാത്വിക പ്രിയാഃ. ആയുശ്ച സത്വം ച ബലം ച ആരോഗ്യം ച സുഖം ച പ്രീതിശ്ച താസാം വിവർദ്ധനാഹ ആയുസ് സത്വ ബലാരോഗ്യ സുഖ പ്രീതിർ വിവർദ്ധനാഹ തേജ രസ്യ രസോപേത സ്നിഗ്ധാഹ സ്നേഹബന്ധ സ്ഥിരാശ്ച ചിരകാലസ്ഥായിനോ ദേഹി ഹൃദ്യാഹ ഹൃദയപ്രിയാഹ ആഹാരാഹ സാത്വികപ്രിയാഹ സാത്വികശിഷ്ടാഹ സാത്വികപ്രിയമായ ആഹാരത്തെക്കുറിച്ച് സാത്വികന്മാർക്ക് പ്രിയമായ ആഹാരത്തെക്കുറിച്ച് പറയുന്നു. ആഹാരവും സാത്വികമായിരിക്കും. ആയുശ്ച സത്വം ച ബലം ച ആരോഗ്യം ച സുഖം ച പ്രീതിശ്ച താസാം വിവർദ്ധന ആയുസ് സത്വം ബലം അതെല്ലാം നമുക്കറിയാം. ആരോഗ്യം സുഖം പ്രീതി ഇതിനെല്ലാം വർദ്ധിപ്പിക്കുന്നത് അതാണ് ആയുസ് സത്വം ബലാരോഗ്യം എന്ന് പറയുന്നത്. അതിൽ ആയുസ് നമുക്കറിയാം, ജീവിതം തന്നെ ആയുസ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അതിനെ വർദ്ധിപ്പിക്കുന്നു, ദീർഘായുസിനെ ഉണ്ടാക്കുന്നത്. സത്വം എന്ന് പറയുന്നതിനൂടെ വ്യാഖ്യാനിക്കുന്നു ചിത്തസ്ഥൈര്യം, ചിത്തത്തിന്റെ സ്ഥിരത അല്ലെങ്കിൽ ചിത്തത്തിന്റെ വീര്യം അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സത്വം അന്തഃകരണം, അന്തഃകരണകാര്യം ജ്ഞാനം, അതാണ് സത്വം എന്നാണ് രാമാനുജാചാര്യർ പറയുന്നത്. അതുപോലെ സ്വീകാര്യമായ വ്യാഖ്യാനങ്ങളാണ് ഭാഷ്യകാരന്റെ വ്യാഖ്യാനം. അത് ഓരോ തലത്തിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നു. ആരോഗ്യം അറിയാം, രോഗമില്ലാത്ത അവസ്ഥ, നീരോഗത. സുഖം അന്തരാഹ്ലാദ, ഹൃദ്യം സുഖം പ്രീതി. ഇവിടെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, സുഖമൊന്നും പ്രീതിയും. പ്രീതി എന്ന് പറയുന്നത് ഭക്ഷണം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരുമല്ലോ, അത് അതിനവിടെ പ്രീതി എന്ന് പറയുന്നു എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇതിനെല്ലാം വർദ്ധിപ്പിക്കുന്നത് എന്നുവെച്ചാൽ പ്രീതിയെ വർദ്ധിപ്പിക്കുന്ന ആഹാരം എന്ന് പറയുമ്പോൾ ആ കാഴ്ചയിൽ തന്നെ ആഹാരം, അതാണ് ആരോഗ്യത്തിന് നല്ലത്. ഉദാഹരണം മത്സ്യമാംസങ്ങളൊക്കെ തന്നെ. മത്സ്യം എന്ന് പറയുന്നത് നാറുന്ന വസ്തുവാണ്, മൂക്കിൽ പിടിച്ചുകൊണ്ടേ ഭക്ഷിക്കാൻ പറ്റും. പരിചയമായി കഴിഞ്ഞാൽ മൂക്ക് തുറന്നും ഭക്ഷിക്കും. അതിന് പ്രീതിയില്ല. ഇവിടെ പറയുന്ന പ്രീതി വേണമെന്നാണ്. അതുകൊണ്ട് തന്നെ മാംസം അത് അറുത്ത് കടയിൽ കെട്ടി തൂക്കിയിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. ഞാനിപ്പോൾ ദിവ്യനായിട്ട് പറയുന്നെങ്കിലും പണ്ടതൊക്കെ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഉള്ളത് പറയണമല്ലോ. അപ്പോ സുഖവും പ്രീതിയും ഇത് രണ്ടു കൂട്ടവും വേണം ആഹാരത്തിന്. കഴിച്ചാൽ സന്തോഷം തോന്നണം, എന്നാൽ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നണം. അതിനെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതിന് വിവർദ്ധനാഹ. വായുസ് സത്വം ബലം ആരോഗ്യം സുഖം പ്രീതി ഇതിനെല്ലാം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. രസ്യ രസോപേതമായിരിക്കണം. സ്നിഗ്ധം സ്നേഹവന്തം. സ്നേഹം എന്ന് സാധാരണ പറയുന്നത് എണ്ണ കൊഴുപ്പ് ഇതിനൊക്കെയാണ്, എന്നുവെച്ചാൽ മൃദുത്വമുള്ള ഭക്ഷണം നടക്കും. അത് നല്ലതാണ്, കാരണം ഇപ്പോൾ ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കരുത്, കട്ടിയുള്ള ആഹാരം. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പ്രകൃതി ജീവനക്കാർക്കാണ്. അവരിതെല്ലാം എപ്പോഴും സ്വീകരിക്കുന്നതാണ്. ഇതെല്ലാം രസ്യമായിരിക്കണം, സ്നിഗ്ധമായിരിക്കണം, സ്ഥിരമായിരിക്കണം, ഹൃദ്യമായിരിക്കണം. സ്ഥിരാസ്ഥ ചിരകാലസ്ഥായിനോ ദേഹ ദേഹത്തിൽ നിലനിൽക്കുന്നതായിരിക്കണം. ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടൻ തന്നെ ഓടും, പുറത്തും പോകും, അങ്ങനെയുള്ളതായിരിക്കരുത് എന്നർത്ഥം. ശരീരത്തിൽ നിലനിൽക്കണം, കഴിച്ചാൽ അതിന്റെ രസമൊക്കെ ശരീരത്തിൽ പിടിക്കണം, എന്നാലേ അത് ആയുസ്സിനെ നിലനിർത്തത്തുള്ളൂ. അതാണ് ചിരസ്ഥിരാഹ ചിരകാലസ്ഥായിനോ ദേഹി ഹൃദ്യാഹ ഹൃദയപ്രിയാഹ ആഹാരാഹ സാത്വികപ്രിയാഹ. ഇതാണ് സാത്വികന്മാർ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ സാത്വികന്മാർ ഇഷ്ടപ്പെടേണ്ടത് ഇതാണ്, അല്ലെങ്കിൽ ഇതാണ് സാത്വികമായ ആഹാരം എന്ന് പറയുന്നു. അത് പൊതുവായി പറയുന്നു, ഇനി വിശേഷിച്ചെടുത്ത് പറയുന്നു. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിർവിവർദ്ധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാഃ. ഇതിൽ തന്നെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ വളരെ ശ്രദ്ധിക്കണം, കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. രസ്യ എന്നുള്ളതിന് ഒരു ഗീതാ വ്യാഖ്യാനത്തിൽ എഴുതിയിരുന്നത് മധുര രസമുള്ളതെന്നാണ്. ഞാനൊരു 10-25 വർഷം മുമ്പ് 25 ഒരു 10-30 വർഷം മുമ്പ് ഗീത വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് മധുര രസം നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് പഞ്ചസാര കൂടുതൽ കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡയബറ്റിക്സായി, അപ്പം മധുരമുള്ള ഒന്നും കഴിക്കാൻ വയ്യാതെയായി. വാസ്തവത്തിൽ ഗീതയാണ് എന്നെ വഴിതെറ്റിച്ചത്. മധുരരസമെന്ന് എഴുതിയത് ശരിയാണെന്ന് വിചാരിച്ചു, കാരണം നമ്മൾ 10-25 വർഷം മുമ്പ് മനസ്സിലാക്കുന്ന പോലെയല്ല ഇന്ന് മനസ്സിലാക്കുന്നത്. നാളെ ഒരു പക്ഷേ മനസ്സിലാക്കുന്ന ഇതുപോലെ ആയിരിക്കില്ല, കാരണം ഇതിലെഴുതിയിട്ടുണ്ട് രസ്യാഹ മധുര രസോപേത. രാമാനുജാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര സാത്വികമാണ്, ധാരാളം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചന്ദ്രശേഖർ ബലാത്കാരമായിട്ടുള്ള മരുന്ന് കഴിപ്പിക്കുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള അബദ്ധം പറ്റരുത്. മധുരം എന്ന് പറയുന്നത് പല വ്യാഖ്യാനങ്ങളിലും അങ്ങനെ എഴുതിയിട്ടുണ്ട്, മധുര രസം സാത്വികമാണ്. അത് ശരിയാണ്, പക്ഷെ പ്രകൃതി ചികിത്സക്കാർ പറയുന്നത് പഞ്ചസാര വിഷമെന്നാണ്. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയല്ല, അല്ലാതെ തന്നെ ഭക്ഷണത്തിൽ സ്വാഭാവികമായി വരുന്ന ഹൃദ്യമായി വരുന്ന മധുരം അതാണ്. പക്ഷെ നമ്മളോട് മധുരം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് പഞ്ചസാരയാണ്. അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ എനിക്ക് പറ്റിയത് മറ്റാർക്കും പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എഴുതി വച്ചിരിക്കുന്ന വായിച്ചിട്ട് അക്ഷരാർത്ഥങ്ങൾ നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അബദ്ധം പറ്റും, ശരീരം ഉപയോഗമില്ലാതായിപ്പോകും. അപ്പോൾ യാതൊരു മധുരവും കഴിക്കാനും വയ്യ, ഒരു തരത്തുമില്ല, കഴിക്കാനും ഒക്കത്തില്ല. മോഷ്ടിച്ചു പോലും കഴിക്കാൻ പറ്റത്തില്ല, കാരണം കാണത്തക്ക രീതിയിൽ ആരും ഒരിടത്തും മധുരം വയ്ക്കത്തുമില്ല. അത് ഗീത പഠിച്ചതിൽ വന്ന ഒരു ദോഷമാണ്. അത് തമാശ പറയുകയല്ല, ഞാൻ സത്യമായിട്ടങ്ങനെ വിചാരിച്ചു. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാണെന്ന് വിചാരിച്ചാൽ ധാരാളം കഴിക്കാൻ തുടങ്ങി. അത് പറ്റരുത്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. ഇവിടെ പറയുന്ന എല്ലാ രസങ്ങളും സ്വാഭാവികമായി നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉള്ള രസമാണ്. അതിൽ ഒരു രസവും നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന രസങ്ങളല്ല. നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്രിമമായ രസം ചേർക്കുന്നുണ്ട്. എന്താണ് അജിന മോട്ടോ എന്താ പറയുന്നു? എനിക്ക് അതിന്റെ പേര് ശരിക്കറിയത്തില്ല, എല്ലാം പറഞ്ഞു കേൾക്കാറുണ്ട്. ഇവിടെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയത്തില്ല, പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ കൂടുതൽ രസം ചേർക്കാൻ വേണ്ടി. ഇതെല്ലാം വളരെ അപകടകരമാണെന്നാണ് പറയുന്നത്. ഹോട്ടലിൽ നിന്നെല്ലാം ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട് ധാരാളം. എന്തായാലും ശരീര ഉപയോഗശൂന്യമായി, അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളിൽ വരുന്ന സ്വാഭാവികമായ രസങ്ങൾ, അതിലിതെല്ലാം ഉണ്ട്. മധുരവും ഹൃദ്യവും പ്രിയവുമായിട്ടുള്ള ഇതുണ്ട്. അത് പ്രകൃതി ജീവനക്കാർ അത് പറയുന്നുണ്ട് പ്രത്യേകിച്ച്. അപ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കൃത്രിമമായി നമ്മൾ ഉണ്ടാക്കുന്ന രസങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇന്ന് ഡോക്ടർമാരെല്ലാം ഈ വിഷയമാണ് പ്രധാനമായി പറയുന്നത്. പക്ഷെ അറിയാൻ താമസിച്ചു പോയി എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിർവിവർദ്ധനാഹ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയാഹ. കട്വംള ലവണാത്യുഷ്ണ തീഷ്ണരൂക്ഷ വിദാഹിനഃ ആഹാര രാജസസ്യേഷ്ഠ ദുഃഖസോകാമയ പ്രദാഹ. കടു അമ്ല, അതാണ് കട്ടു അമ്ല, ലവണ അത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന. അപ്പോ ഇതിനെ അത്യുഷ്ണമെന്ന് പറഞ്ഞു. ബാക്കിയുള്ളിടത്തെല്ലാം എന്താണ്? കടു, അമ്ലം, ലവണം, അത് കഴിഞ്ഞിട്ട് അത്യുഷ്ണം, തീഷ്ണം, രൂക്ഷം. അവിടെ ഭാഷ്യകാരം പറയുന്നു, ഇത്യത്ര അതിശബ്ദ കട്വാദിഷു സർവത്ര യോജ്യ. ആ അതി എന്ന് പറയുന്നത് എല്ലാത്തിനോടും യോജിക്കണം, ചേർക്കണം, അന്വയിക്കണം. എങ്ങനെ? അതികടു, അതി അമ്ലം, അതി ലവണം, അതി ഉഷ്ണം, അതി തീഷ്ണം, ഇങ്ങനെ എല്ലാത്തിനോടും അതി ചേർക്കണം. അതികടു, അതി തീഷ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ അല്പസ്വല്പമല്ല, അത് അനുവദിച്ചിട്ടുണ്ട്, കൂടാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. മിതമായിട്ട് എല്ലാം ആകാം. നമ്മുടെ ഭക്ഷണത്തിൽ പ്രകൃതിയിൽ തന്നെ ഇതെല്ലാം ഉള്ളതാണ്. രസങ്ങൾ, കടു, അമ്ലം, ലവണം എന്ന് പറയുന്നതെല്ലാം പ്രകൃതിയിലുള്ളതാണ്. നമ്മുടെ ആഹാരം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇത് പൂർണ്ണമായും വർജിക്കണമെന്നല്ല പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ ചിലർ ഭക്ഷണം പാകം ചെയ്ത് മണ്ണുപോലെ ഭക്ഷിക്കുന്നവരുണ്ട്, ഗീതി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് യാതൊരു തരത്തിലുള്ള എരിവും പുളിയും യാതൊന്നും ചേർക്കാതെ. അതൊരു കടുത്ത സാഹസമാണ് എന്നേ പറയാൻ പറ്റൂ. പൂർണ്ണമായും ഇതെല്ലാം വർജിക്കണമെന്നിവിടെ പറഞ്ഞിട്ടില്ല. അല്പസ്വല്പമൊക്കെ ആകാമെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. നല്ലത് ആവശ്യമാണ്, ശരീരത്തിനും ഈ രസങ്ങളെല്ലാം ആവശ്യമാണ്. ആയുർവേദ ശാസ്ത്രമനുസരിച്ചും ഭക്ഷണത്തിൽ രസങ്ങൾ വേണം. പക്ഷെ അത് കൂടുതൽ പാടില്ല, അത് മാത്രമേ പറയുന്നുള്ളൂ. പൂർണ്ണമായും ഇതൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന വലിയൊരു തപസ് തന്നെയായിരിക്കും. ഇതെല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ഒക്കത്തില്ല, കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അതുകൊണ്ട് അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഭാഷ്യകാരൻ പ്രത്യേകം പറഞ്ഞു, അതികടു, അതി അമ്ലം, അതി ലവണം, അങ്ങനെ എടുത്തോളും. അതാണ് അതികടു അതി തീഷ്ണ ഇത്യേവം. കടുശ്ച അമ്ലശ്ച ലവണശ്ച അത്യുഷ്ണശ്ച തീഷ്ണശ്ച രൂക്ഷശ്ച വിദാഹീച. അതിൽ കടു എന്ന് പറയുന്നത് ഇവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, തിക്തം, കയ്പ്. അതാണ് കടു, കടുത്ത കയ്പ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രൂക്ഷം, അമ്ലം എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളെ രസം, പുളിപ്പ്. ലവണം, ഉപ്പ്, അതും അറിയാം. പല ശബ്ദങ്ങൾക്കും പലരും പലതരത്തിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. രൂക്ഷം എന്ന് പറഞ്ഞാൽ കൊഴുപ്പില്ലാത്ത കടുത്ത ആഹാരം, കടിച്ചു പൊട്ടിക്കേണ്ടി വരുന്ന, പാകം ചെയ്തു കഴിഞ്ഞാൽ, അല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ല, ആണ് രൂക്ഷമായത്, യാതൊരു മൃദുത്വം ഇല്ലാത്ത, കടിച്ചാൽ നാക്ക് മുറിക്കുന്ന സാധനങ്ങൾ. വിദാഹി, നാക്കിനെയും ഉള്ളിനെയും പൊള്ളിക്കുന്നത്, അതിന് വിദാഹി എന്ന് പറയുന്നു. തീഷ്ണം, എരിവ്, കടുത്ത എരിവ്, അതാണ് തീഷ്ണം. അങ്ങനെയെല്ലാം ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന ആ രസങ്ങളിൽ അതിൻ്റെ ആധിക്യമെന്ന് പൊതുവെ മനസ്സിലാക്കിയാൽ മതി. തീഷ്ണത്തിന് രണ്ടു തരത്തിലർത്ഥം പറയുന്നുണ്ട്, അതിശൈത്യം അത്യുഷ്ണം അങ്ങനെയും പറയുന്നുണ്ട്. തീഷ്ണത്തിന് ഉഷ്ണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിശൈത്യം നല്ലതല്ല, അതായത് ഫ്രിഡ്ജിൽ മറ്റും വെച്ചിട്ടെടുത്ത് അതുപോലെ ഭക്ഷിക്കുന്നു, അങ്ങനെ അതിശൈത്യം, അങ്ങനെയുള്ള ഭക്ഷണവും പാടില്ല. വിദാഹിന, എരിഞ്ഞു കഴിക്കുന്ന താപകര, വിദാഹി നാക്കും മറ്റും എരിക്കുന്നു, പലതും എരിക്കും, ചൂട് കൂടിയാലും എരിക്കും, എരിവ് കൂടിയാലും എരിക്കും, അതൊന്നും പാടില്ല എന്നാണ്. പക്ഷെ ഇതെല്ലാം എന്താണ്, ആഹാര, ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ രാജസസ്യ ഇഷ്ട, രാജസ പ്രകൃതിയുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അവർക്ക് കടുത്ത എരിവ് വേണം, കടുത്ത പുളി വേണം, കടുത്ത ലവണം വേണം, അങ്ങനെ അത് പാടില്ല. ഇത് ദുഃഖശോകാമയപ്രദാഹ, തൽക്കാലം സുഖമായി തോന്നിയാലും ക്രമേണ ദുഃഖത്തെ ശോകത്തെ ആമയത്തെ രോഗങ്ങളെ എല്ലാം ഉണ്ടാക്കുന്നതാണ്. ആമയെന്ന് വെച്ചാൽ രോഗം, ദുഃഖമെന്ന് പറഞ്ഞാൽ തൽക്കാലം ഉണ്ടാകുന്ന പീഡകൾ, അതിനെ സഹിച്ചു കഴിക്കും. എരിവും പുളിയും എല്ലാം തൽക്കാലം തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ശോകം എന്ന് പറയുന്നത് പിന്നീട് പലതരത്തിലുണ്ടാകുന്ന ദുഃഖത്തെയാണ് ശോകമെന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കും, തൽക്കാലം ഉണ്ടാകുന്ന ദുഃഖവും പിന്നീടുണ്ടാകുന്ന ശോകവും. അത് പലതരത്തിലുമാകാം പറയുന്നു. ആ ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് വരുന്ന ദുഃഖം വരെ അതിലെടുക്കണം എന്നാണ്. അത്തരം ഭക്ഷണം കഴിക്കുന്നവരുടെ മുമ്പിൽ സാത്വികമായ ഭക്ഷണം കൊണ്ടുവച്ചാൽ അവർക്കുണ്ടാകുന്ന മനോവികാരം അതാണ് ശോകം. അങ്ങനെ എടുക്കും, അപ്പോൾ അവർക്ക് ശോകം വരും, ദേഷ്യം വരും, ഇവിടെ കഴിക്കാൻ ഇതേ കിട്ടത്തുള്ളൂ എന്ന് ചോദിക്കും, അതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് അതിനെ കൂടി ശോകമെന്ന് പറഞ്ഞു. ആമയും രോഗം അതെന്തായാലും ഉറപ്പാണ്, അതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞു. രോഗം എന്തായാലും ശരീരത്തിന് ഉറപ്പാണ്, പക്ഷെ ഭക്ഷണം കൊണ്ടുവരുന്ന രോഗങ്ങൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അതിലെല്ലാം ഉപരിയായി ആധ്യാത്മിക സാധനയിൽ ഭക്ഷണം എങ്ങനെ സഹായിക്കുന്നു അതിനുമുണ്ട്. ആഹാരമെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുന്നതെല്ലാം ആഹാരമാണ്. അപ്പോൾ അതിൻ്റെ ശുദ്ധിയാണ് മനസ്സിൻ്റെ ശുദ്ധി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഭക്ഷണത്തിനും ഒരു പ്രാധാന്യമുണ്ട്. അതിനിവിടെ ഭാഷകാരൻ അംഗീകരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇത് പ്രത്യേകിച്ചും ഇത് ഉദ്ദേശിക്കുന്നത് ആത്മീയ സാധകരെ ഉദ്ദേശിച്ചിട്ടാണ്. ആത്മീയ സാധന ചെയ്യുന്നവരെ സംബന്ധിച്ച് സാത്വികമായ ഭക്ഷണം നല്ലത് തന്നെയാണ്. മത്സ്യമാംസങ്ങളെല്ലാം ഇതാകാമോ അല്ലയോ എന്നെല്ലാം പറയുന്നത് വലിയ വിവാദങ്ങളുള്ള കാര്യങ്ങളാണ്. ചിലരൊക്കെ അതാകാമെന്ന് പറയുന്നവരുണ്ട്, ചിലരത് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഇവിടെ അതിന്റെ തത്വത്തെ സ്വീകരിക്കുമ്പോൾ അത് ഈ പറയുന്നതനുസരിച്ച് ഭക്ഷണത്തിന്റെ ഗുണങ്ങളുടെ ഇതനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പറയുമ്പോൾ ഇന്ന ഭക്ഷണം സ്വീകരിക്കണം, ഇന്ന ഭക്ഷണം ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ ഭക്ഷണത്തിൽ വരുന്ന രസങ്ങളെ എടുത്തുകൊണ്ട് ഇന്ന രസമുള്ളത് സ്വീകരിക്കണം, ഇന്ന രസമുള്ളത് ഒഴിവാക്കണമെന്ന് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആത്മീയ സാധകർ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക തന്നെ വേണം. കാരണം ഈ പറയുന്ന വിപരീത ഗുണങ്ങളെല്ലാം അതിലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ നാക്കിന്റെ രുചിയേക്കാൾ പ്രാധാന്യം മനസ്സിന്റെ ശുദ്ധിക്കാണ് എന്നാണ് സ്വീകരിക്കുന്നതെങ്കിൽ ഈ ഭക്ഷണ രീതി തന്നെ നമ്മൾ സ്വീകരിക്കണം. പൊതുവെ ആശ്രമങ്ങളിലെല്ലാം ഇത് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ സമൂഹത്തിനോട് ഇത് പറയുമ്പോൾ പലർക്കും ഇത് സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരും. കാരണം രാക്ഷസ ഭക്ഷണം അല്ലെങ്കിൽ താമസ ഭക്ഷണമാണെന്ന് ലോകത്ത് കൂടുതൽ പ്രചരിച്ചിരിക്കുന്നു. അതൊന്നും പെട്ടെന്ന് മാറ്റി സാധ്യമാക്കാനൊന്നും നമ്മൾ വിചാരിച്ചാൽ കഴിയത്തില്ല. പിന്നെ ആധ്യാത്മിക സാധനയുടെ ഭാഗമായി ഒരാൾക്കിതെല്ലാം സ്വീകരിക്കാം, സാത്വിക ഭക്ഷണത്തെ സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ താനൊരു സാത്വികനാണേ എന്ന് മറ്റുള്ളവരെ അറിയിക്കാനെങ്കിലും ഇത് സ്വീകരിക്കാം, അതിന്റെ പേരിലെങ്കിലും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സാത്വികമായ ഭക്ഷണം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നീട് രാജസ താമസ ഭക്ഷണങ്ങളോട് ഒരാൾക്ക് സ്വാഭാവികമായും വിരക്തി ഉണ്ടാവും, താല്പര്യക്കുറവുണ്ടാവും. ഇവിടെ രാമാനുജാചാര്യരും മറ്റു ചില വ്യാഖ്യാതാക്കളും ഒക്കെ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലർ ചർച്ച ചെയ്യുന്ന ഉപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഉപ്പ്. പ്രകൃതി ജീവനക്കാരും പറയുന്ന ഉപ്പ് പാടില്ല, കാരണം ഭക്ഷണത്തിന് സ്വാഭാവികമായിട്ട് തന്നെ ഉപ്പുണ്ട്, നമ്മൾ കൃത്രിമമായ ഉപ്പ് ചേർക്കേണ്ടത്. ഇവിടെ ഒരു വ്യാഖ്യാതാവ് പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷ ലവണസ്യ ഗോമാംസ തുല്യതയ, ഉപ്പ് കഴിക്കുന്നത് ഗോമാംസം കഴിക്കുന്നതിന് തുല്യമാണ്. കാരണം ഗോമാംസം നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്, മാംസമേ നിഷേധിച്ചു, അതിൽ നിഷേധിച്ചിട്ടുള്ളതാണ് ഗോമാംസം, അതിന് തുല്യമാണ് ഉപ്പ് കഴിക്കുന്നതാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഉപ്പ് ഉപേക്ഷിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരാളുടെ അഭിപ്രായം ഇങ്ങനെ വായിച്ചത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഉപ്പ് ഉപേക്ഷിക്കാനൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നടക്കാത്ത കാര്യമായതുകൊണ്ട്. പിന്നെ വേറെ ആള് പറയുന്നുണ്ട് വ്രതാദി വ്യതിരിക്ത കാലേഷു രുചിമാത്ര അർത്ഥ ലവണ യോഗ അനുമതി. വ്രതങ്ങളിൽ നിന്നും മറ്റും ഏതെങ്കിലും തരത്തിലുള്ള വ്രതങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് മർജിക്കണം. ഏകാദശി വ്രതം അതുപോലെയുള്ള വ്രതങ്ങളിലൊന്നും ഉപ്പ് ഉപേക്ഷിക്കാനേ ഉപ്പ് ഉപയോഗിക്കാനേ പാടില്ല. അല്ലാത്ത സമയങ്ങളിൽ അല്പം ഉപയോഗിക്കാവുന്നതാണ്. ശകലം അതുപോലെ തന്നെ പറയുന്നുണ്ട് തീഷ്ണസ്യാവി മരീച്ഛ്യാദേഹേ തത്വദ്രവ്യരോചനാർത്ഥം മാത്രയാ അനുമതേഹേ. മരീച്ച എന്ന് പറയുന്ന മുളക്, മുളക് എങ്ങനെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റും? പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നു നമ്മുടെ എല്ലാം കഷ്ടപ്പാടുകൾ അവർ മനസ്സിലാക്കിയിട്ട് ഭക്ഷണത്തിൽ ചിലർ പറയുമല്ലോ വായുവിന് പിടിക്കത്തില്ലെന്ന്. അപ്പോൾ വായുവിന് പിടിക്കാൻ വേണ്ടി അല്പം ഉപയോഗിക്കാവുന്നതാണ്, കൂടുതൽ പാടില്ല. ദ്രവ്യരോചനാർത്ഥം കഴിക്കുന്ന ഭക്ഷണത്തെ ഒന്ന് മയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മുളകും മറ്റും കുറേശ്ശെ ചേർക്കും. അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞ ആദ്യം എന്നുള്ള അതിനാണ് പ്രാധാന്യം. അതെല്ലാം അനുവദിക്കുന്നുണ്ട് ശാസ്ത്രകാരന്മാരിൽ തന്നെ. ചെറിയ മാത്രയിൽ ഇതൊക്കെ ആകാം, പൂർണ്ണമായി ഇതൊന്നും ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് പലരും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിന്റെ താല്പര്യം ഇതാണ്, ഇതെല്ലാം മിതമായിട്ടാകാം എന്നാണ് ചുരുക്കം. എല്ലാവരും പറയുന്ന അതിന്റെ താല്പര്യം അതാണ്, മിതമായിട്ടാകാം, ഒന്നും അധികമായി പാടില്ല. കട്ട്വംള ലവണാത്യുഷ്ണ തിഷ്ണരൂക്ഷവിദാഹിന ആഹാരാരാജസസ്യഷ്ഠ ദുഃഖശോകാമയപ്രദാഹ വ്യാതയാമം ഗതരസം ഭൂതി പരിശുതം ചയത് ഉച്ഛിഷ്ടമപി ചാമേദ്യം ഭോജനം താമസപ്രിയം. ഇനി താമസമായ ആഹാരം അല്ലെങ്കിൽ താമസ ഗുണമുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരത്തെ കുറിച്ച് പറയുകയാണ്. യാതയാമം, അതിന് ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് മന്ദപക്വം, ശരിയായി വേകാത്ത ഭക്ഷണമെന്നാണ്, കഴിക്കാൻ പാടില്ലെന്നാണ്. അത് ശരിയാണ്, ചില ഭക്ഷണങ്ങൾ ശരിക്കും വേകാതെ കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടും മറ്റും ഉണ്ടാക്കും. നിർവീര്യസ്യ ഗതരസേന ഉക്തത്വാ, ഇവിടെ യാതയാമം എന്ന് പറയുന്ന ഈ ശബ്ദത്തിന് മന്ദപക്വം എന്ന് ഭാഷ്യകാരൻ എന്തുകൊണ്ടാണ് വ്യാഖ്യാനിച്ചത്? കാരണം ഇതിന് മറ്റാരോ മുമ്പ് വ്യാഖ്യാനിച്ചിരുന്നു നിർവീര്യം, വീര്യമില്ലാത്ത ഭക്ഷണമെന്ന് വ്യാഖ്യാനിച്ചിരുന്നു. ഭക്ഷണത്തിന് വീര്യം ഇല്ലാതെ വരുന്ന എങ്ങനെ? ഭക്ഷണം പാകം ചെയ്ത ഭക്ഷണത്തെക്കുറിച്ച് അവിടെ പറയുന്നു. ഇത് പ്രത്യേകിച്ചും ഇവിടെ പ്രധാനമായും പറയുന്നത് പാകം ചെയ്ത ഭക്ഷണമാണ്. ഇവിടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫലമൂലാദികളെ നേരിട്ട് ഭക്ഷിക്കുന്നതിനെ കുറിച്ചല്ല. അവിടെ ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. നിർവീര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ചെയ്ത് ആ ഭക്ഷണം കുറെ സമയം ഇരുന്നു കഴിഞ്ഞാൽ അതിന്റെ വീര്യം നഷ്ടപ്പെടും. അത് കുളിച്ചു പോവുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പൊ വീര്യം നഷ്ടപ്പെടുന്നു. അതിന്റെ ഒരു ഓരോ ഭക്ഷണവും പാകം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിന്റെ സ്വഭാവം അനുസരിച്ച് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിന്റെ വീര്യം നഷ്ടപ്പെടും. അങ്ങനെ ആരോ ഇതിന് വ്യാഖ്യാനിച്ചു. അത് വ്യാഖ്യാനിക്കാൻ കാര്യമുണ്ട്. യാമം എന്ന് പറയുന്ന ഒരു കാലത്തെ കുറിച്ച് പറയണം. ഒരു യാമം കഴിഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പാകം ചെയ്ത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞത്, അപ്പോൾ അതിന്റെ വീര്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ നിർവീര്യമെന്ന് ആരോ വ്യാഖ്യാനിച്ചു പറഞ്ഞല്ലോ. ഗീതയ്ക്ക് മുമ്പും വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നതൊന്നും കിട്ടാനില്ലെങ്കിലും ആ വ്യാഖ്യാനത്തെ കണ്ടിട്ട് അതിനെ നിഷേധിക്കത്തക്ക രീതിയിലാണ് ഭാഷ്യം വ്യാഖ്യാനിച്ചു പോകുന്നത്. മുഴുവൻ ഭാഷ്യം മുമ്പ് ആരാണ് വ്യാഖ്യാനിച്ചത്, എന്തായിരുന്നു ആ വ്യാഖ്യാനമെന്നും നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം മറ്റാരോ ഇതിനങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നു. ആ വ്യാഖ്യാനം ശരിയല്ല. നിർവീര്യമെന്ന് ഇതിന് വ്യാഖ്യാനിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഗതരസേന ഉക്തത്വ, ഗതരസം എന്നടുത്ത് പറഞ്ഞു, അതിന്റെ അർത്ഥം നിർവീര്യമെന്നാണ്. അതുകൊണ്ട് യാതയാമത്തിനും നിർവീര്യം എന്നുള്ള ഒരു വ്യാഖ്യാനം ശരിയല്ല. അതുകൊണ്ട് യാതയാമം എന്ന് പറഞ്ഞാൽ മന്ദപക്വം എന്നാണ്. പക്ഷെ ഈ ഒരു ഭക്ഷ്യകാരന്റെ ഈ വ്യാഖ്യാനം, യാതയാമം മന്ദപക്വം എന്ന് പറയുന്ന ഒരു വ്യാഖ്യാനത്തെ മറ്റാരും തന്നെ സ്വീകരിക്കുന്നില്ല. രാമാനുജാചാര്യരും മറ്റുമെല്ലാം ഈ വ്യാഖ്യാനത്തെ പ്രത്യേകിച്ചും നിഷേധിക്കുന്നുണ്ട്. അവരുടെ വ്യാഖ്യാനമാണ് ഇവിടെ കൂടുതൽ സ്വീകാര്യമായി തോന്നുന്നതും ഭാഷ്യകാരന്റെ വ്യാഖ്യാനത്തെക്കാൾ. രാമാനുജാചാര്യർ എന്താ പറയുന്നത്? യാതയാമം ചിരകാല അവസ്ഥിതം, ഭക്ഷണം ചെയ്ത് കൂടുതൽ കാലം ഇരുന്ന ഭക്ഷണം, അതിന്റെ യാതയാമം എന്നുള്ളതിന്റെ അർത്ഥവും കൂടുതൽ യോജിക്കുന്നതിനാണ്. ചില സാധനങ്ങൾ പാകം ചെയ്തു വച്ചാൽ ചിരകാലം ഇരുന്നു കഴിഞ്ഞാൽ, വളരെ കാലം ഇരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് കഴിക്കാൻ കൊള്ളത്തില്ല. അപ്പൊ യാതയാമം എന്ന് പറയുന്നതിന് ശരിക്കുള്ള അർത്ഥം അത് തന്നെയാണ്, ചിരകാലാവസ്ഥിതം. ഭാഷ്യകാരം പറഞ്ഞല്ല. മന്ദപക്വം എന്ന് പറയുന്ന അർത്ഥവും ആ ശബ്ദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാതയാമം എന്ന് പറയുന്ന ശബ്ദവും മന്ദപക്വം എന്ന് പറയുന്നതുമായിട്ട് നേരിട്ട് ഒരു ബന്ധവുമില്ല. അവർ അതുകൊണ്ട് ഇവിടെ സ്വീകരിക്കത്തക്ക വ്യാഖ്യാനം രാമാനുജാചാര്യരുടെ വ്യാഖ്യാനം തന്നെയാണ്. ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഗീത എന്ന് പറഞ്ഞാൽ ശാങ്കര ഭാഷ മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും മനസ്സിലാക്കും. മറ്റ് എല്ലാ വ്യാഖ്യാതാക്കളും ഇത്തരത്തിലുള്ള അർത്ഥം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് അദ്വൈതമനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ള പിന്നീട് വന്ന ആചാര്യന്മാർ പോലും ഈ വ്യാഖ്യാനത്തെ സ്വീകരിച്ചിട്ടില്ല. മന്ദപക്വം എന്നുള്ള വ്യാഖ്യാനത്തെ സ്വീകരിച്ചിട്ടില്ല. ഒരു ബന്ധമില്ലാത്ത ഒരർത്ഥമാണ്. വേറൊരാൾ അങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുക, ഇങ്ങനെയുള്ള ചില അബദ്ധങ്ങൾ ശങ്കരാചാര്യർക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആരും എന്റെ കഴുത്തിന് പിടിക്കരുത്. വേറെ പല സ്ഥലത്തും പറ്റിയിട്ടുണ്ട്. അപ്പൊ ചോദിക്കൂ, ഇയാൾ ശങ്കരാചാര്യരെക്കാളും വലിയ ബുദ്ധിമാനാണെന്ന് ചോദിക്കും. അതല്ല, ബുദ്ധി കൊണ്ട് പറയുന്നതല്ല, മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ പറയുന്നതാണ്. മറ്റുള്ളവരതൊക്കെ നേരെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആചാര്യസ്വാമികളുടെ അടുത്ത് എനിക്കെന്തെങ്കിലും ബഹുമാനക്കുറവുണ്ടെന്നൊന്നും ആരും വ്യാഖ്യാനിച്ചു കളയരുത്. അതൊന്നുമില്ല, മറ്റാചാര്യന്മാരുടെ വ്യാഖ്യാനങ്ങൾ മെച്ചപ്പെട്ടതാണ് എന്ന് കണ്ടതുകൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. ബഹുമാനക്കുറവൊന്നുമില്ല, ഉള്ള കാര്യം പറയണമല്ലോ. പിന്നെ ആരെയും രക്ഷിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. അതുകൊണ്ട് പ്രത്യേകിച്ചങ്ങനെ ആരോടും ഒരു കടപ്പാടൊന്നുമില്ല. അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നു. വാസ്തവം എന്താണ്, സത്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും, അതിനുവേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. എല്ലാ ആചാര്യന്മാരോടും തുല്യമായ ബഹുമാനം നമുക്ക് വേണം. അതുകൊണ്ട് പറയുകയാണ്, യാതയാമം മന്ദപക്വം എന്ന് പറയുന്ന വ്യാഖ്യാനം ഒരു തരത്തിന് യോജിക്കുന്നതല്ല. മറിച്ച് രാമാനുജാചാര്യരുടെ ചിരകാല അവസ്ഥിതം എന്ന് പറയുന്ന ആ വ്യാഖ്യാനം അത് വളരെ യോജിക്കുന്നുണ്ട്. മാധ്വാചാര്യരിത് വ്യാഖ്യാനിക്കാനേ പോവില്ല, ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുള്ളതുകൊണ്ടാണ്. വെറുതെ എന്തിനാ? ബാക്കിയുള്ളവരെല്ലാം അതാണ്. ചിലരിത് മാത്രം വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ചില കാലാവസ്ഥിതം. കാരണം ഇങ്ങനെ ഒരു വ്യാഖ്യാനം ആദ്യം വന്നതുകൊണ്ടാണ് എല്ലാവരും ആ വ്യാഖ്യാനത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ചില കാലാവസ്ഥിതം. ഇനി യാമം എന്നുള്ള യാതയാമം എന്ന് പറയുന്നത് സന്ദർഭത്തിന് യോജിക്കാത്തതാണെങ്കിലും അങ്ങനെ ഒരു വ്യാഖ്യാനത്തെ ന്യായീകരിക്കേണ്ട ബാധ്യത ഈ അദ്വൈത സമ്പ്രദായത്തെ പിന്തുടരുന്നവർ എന്നെ പോലെയുള്ളവർക്കുണ്ട്. എങ്കിൽ ആ ബാധ്യതയുടെ പേരിൽ ഇത് വ്യാഖ്യാനിക്കാം. ഉണ്ടെങ്കിൽ യാമം എന്ന് പറയുന്നതിന് ശ്രേഷ്ഠമായ അംശം എന്നൊരർത്ഥമുണ്ട്. യാമശബ്ദത്തിന് അജിതസ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ, അസമ്പ്രദായ മൂർഖവത് ഉപേക്ഷണീയ. തൽക്കാലം എന്നെ നിങ്ങൾ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ ഞാനൊരു സമ്പ്രദായ വിത്താകുകയാണ്. അപ്പോ യാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠമായ അംശം. അങ്ങനെ ഒരർത്ഥമുണ്ട്. എവിടെ ഉണ്ടെന്നൊന്ന് ചോദിക്കരുത്, അത് പറയാൻ പ്രയാസമാണ്. അപ്പൊ ശ്രേഷ്ഠമായ അംശം യാതമായത്. ശ്രേഷ്ഠമായ അംശം എന്ന് പറയുന്നത് എന്താണ്? വീര്യം. അതില്ലാത്തത് അത് നിർവീര്യം. അങ്ങനെ ഞാൻ ആ ശങ്കരാചാര്യ ഭക്തന്മാരെയും തൃപ്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ആർക്കും വിരോധമില്ലല്ലോ. ഇപ്പം മന്ദപക്വം അങ്ങനെയൊക്കെ അതിനെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് വലിയ പ്രയാസമാണെങ്കിലും ബാക്കി നിങ്ങൾ ശ്രമിച്ചോളുക. ഇത്രയും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. യാതയാമം മന്ദപക്വം ഭാഷ്യകാരൻ പറയുന്നു, നിർവീര്യസ്യ ഗതരസേന ഉക്തത്വാത് ഗതരസം രസവിയുക്തം. രസമില്ലാത്തത്, ഓരോ ഭക്ഷണവും പാകം ചെയ്തു കഴിഞ്ഞാൽ അതിന് സ്വാഭാവികമായ ഒരു രസമുണ്ടാകും. ആ രസം പോയത് പൂതി ദുർഗന്ധി എന്ന് പറയും. ദുർഗന്ധമുള്ള ഭക്ഷണം അത് നമുക്കറിയാം. നമ്മൾ പഴങ്കഞ്ഞി എന്നൊക്കെ പറയും. നിങ്ങൾക്ക് പരിചയമുണ്ടോന്നറിയില്ല, എനിക്ക് നല്ല പരിചയമുള്ളതാണ്. അങ്ങനെ ഒരു സാധനം പരീക്ഷിതഞ്ച പക്വം സദ് രാത്രി അന്തരിതം ചെയ്ത് അതാണ്, അതാണ് ശരിക്കും പരീക്ഷിതം എന്ന് പറഞ്ഞു. നമ്മൾ പറയുന്ന പഴങ്കഞ്ഞി എന്ന് പറയും. പാകം ചെയ്ത് ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഉപയോഗിക്കുന്നു. ഇപ്പൊ ചിലർ ചോദിക്കും അച്ചാറിനെ ഏത് ഗണത്തിപ്പെടുത്തുന്നു? നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പെടുത്തിക്കൊള്ളുക. കാരണം പാകം ചെയ്ത് ഒരു രാത്രി കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന എന്താണ്, അത് പരിദൃഷ്ടമായി. അപ്പോൾ അച്ചാർ പ്രകൃതി ജീവനക്കാർ പറയുന്നത് അത് പാടില്ല, ദോഷം ചെയ്യുന്നതെന്നാണ്. പക്ഷെ അത് ഇഷ്ടമുള്ളവരടുത്ത് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പരീക്ഷിതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്, അത് കഴിക്കാൻ പാടില്ലെന്നാണ്. പാകം ചെയ്ത് ഒരു രാത്രി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കാൻ പാടില്ല. നമ്മൾ ആശ്രമങ്ങളിലൊക്കെ ചിലപ്പോൾ രാവിലത്തെ ഉച്ചയ്ക്കും ഉച്ചയ്ക്കലത്തെ വൈകുന്നേരവും ഒക്കെ മാറ്റാറുണ്ട്, എല്ലായിടത്തും ചെയ്യാറുണ്ട്. അതൊരു രഹസ്യമാണ്. പക്ഷെ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഞാൻ ഈ പറയുന്നതിൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതുമ്പം വിട്ട് കളയണം, വെറുതെ ചെയ്യുമ്പോഴും ഒഴിവാക്കിയും വേണം. ഇനി അവസാനം പിന്നെ ഞാനിതൊക്കെ പറഞ്ഞു പരസ്യമായെന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അത് നിങ്ങളുടെ ജോലിയാണ്. പിന്നെ ഏതൊക്കെയാ വിട്ടതെന്ന് എന്നെ കൂടെ അറിയിക്കണം. ആർക്കെങ്കിലും വേണമെങ്കിൽ കൂടുതൽ എഴുതി ചേർക്കാം, പക്ഷെ അത് പറയണം. ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്, അതുണ്ടെങ്കിൽ എനിക്ക് ആശയക്കുഴപ്പം വരും. എന്തായാലും ശരി, വേണ്ട എന്ന് തോന്നുന്ന ഭാഗങ്ങൾ ധൈര്യമായിട്ട് വിടാം. പക്ഷെ പറയാനുള്ളത് പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിന്റെ ഒരു ശീലമായിപ്പോയി, പ്രകൃതി അങ്ങനെയായിപ്പോയി. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടില്ലേ, നിഗ്രഹത്തെയും കരിഷ്യതി. ഈ പ്രകൃതിയെ ആർക്കും മാറ്റാൻ പറ്റും? അപ്പൊ എന്റെ പ്രകൃതിയെ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോകും. അതൊരു ദൗർബല്യമാണെന്ന് കരുതിയാൽ മതി. പക്ഷെ ബാക്കി നിങ്ങളുടെ ജോലിയാണ്. പ്രസിദ്ധീകരിക്കുമ്പോൾ ശരിയായിക്കൊള്ളു. ഉച്ചിഷ്ടമപി ഭുക്തശിഷ്ടമപി ഉച്ചിഷ്ടം, അത് നല്ലതാണ്. ഭുക്തശിഷ്ടം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഭക്ഷിക്കുമ്പോൾ തന്നെ ഭക്ഷണം വൃത്തികേടാവും. പ്രത്യേകിച്ച് മലയാളികളുടെ ഭക്ഷണ രീതി, ഭക്ഷണത്തെ നാനാവിധമാക്കിയാണ് ഭക്ഷിക്കുന്നത്. ഇവിടുത്തെ ഭക്ഷണ രീതിയുമായിട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലെ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഒരു എഴുന്നേപ്പിച്ച് വിടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം എല്ലാം കൂടെ വാരി കുഴച്ച് ചവിട്ടി മെതച്ച് അത് ഒരുപാട് ഭക്ഷണം ഉള്ളിൽ ചെന്ന് നടക്കുന്നതിൽ കൂടുതൽ പ്രയോഗം നമ്മൾ പുറത്ത് നടത്തും, എന്നിട്ടാ ഭക്ഷിക്കുന്നു. ഇത് വടക്കേന്ത്യ പറയുന്ന അശിഷ്ടന്മാരുടെ ഭക്ഷണം, ശിഷ്ടന്മാരുടെ ഭക്ഷണം അല്ലെന്നാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കൈ ഭക്ഷണം പുരളാൻ പാടില്ലെന്നാണ്. വടക്കേന്ത്യ പോയി ആശ്രമങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, കഴിക്കേണ്ടി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും. ഉള്ളം കയ്യിൽ ലക്ഷ്മി ഇരിക്കുന്നു എന്നാണ്. ലക്ഷ്മിയെ ഉച്ചിഷ്ടം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉച്ചിഷ്ടമാകുമല്ലോ, അത് ലക്ഷ്മിയെ സ്പർശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഭക്ഷണം വിരലുകൾ കൊണ്ടേ കഴിക്കാൻ പറ്റും. നമ്മളിതിനെ ചവിട്ടി മതച്ചിട്ട് കയ്യിലിട്ട് ഒരു അമ്മാന പാടുന്ന ഒരു പരിപാടിയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അവർ എഴുന്നേപ്പിച്ചു വിടും ഉറപ്പായിട്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് അതാണ് ശരി, നമ്മുടെ ഭക്ഷണ രീതി ശരിയല്ല. അപ്പൊ ആ ഭക്ഷണം പിന്നെ വേറൊരാൾക്ക് കഴിക്കാൻ കൊടുക്കുക, അതിനാണ് ഇവിടെ ഉച്ചിഷ്ടം എന്ന് പറയുന്നത്. ഭുക്തശിഷ്ടം അവി ഉച്ചിഷ്ടം. പക്ഷെ വേറൊന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്ന ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്, ഭുക്തശിഷ്ടം ഉച്ചിഷ്ടം, ഗുരുവിന്റെ ഉച്ചിഷ്ടം ശിഷ്യന് ഭക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. അതെല്ലാം ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അത് വേറെയാണ്, അതും ഇതുമായിട്ട് ബന്ധിപ്പിക്കരുത്. നമ്മൾ ഭക്ഷിച്ച് വൃത്തികേടാക്കിയത് മറ്റൊരാൾക്ക് കൊടുക്കരുത്. ആ മേധ്യം, മേധ്യമല്ലാത്തത്, അശുദ്ധമായത്, അത് ഇവിടെ പറയുന്നു. ആ യജ്ഞാർഹം, യജ്ഞാർഹമല്ലാത്തത് ഭക്ഷണം, യജ്ഞത്തിന് യോജിക്കാത്ത, നേരത്തെ പറഞ്ഞു യജ്ഞശിഷ്ടമായ ആണ് ഭുജിക്കേണ്ടതെന്ന് പറഞ്ഞു. അതുമെല്ലാം പലരും മറ്റു പലതരത്തിലും വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാലും ഭോജനം ഈദൃശം താമസപ്രിയം, ഇത്തരത്തിലുള്ള ഭക്ഷണം താമസപ്രിയമാണ്, നമ്മുടെ താമസ ഭക്ഷണമാണ്, അത് പാടില്ല എന്നിവിടെ പറയുന്നു. ഇത് വിശദീകരിച്ച് പറയുന്നു, നമ്മൾ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് ഉപേക്ഷിക്കണം എന്നാണ്. സാത്വികമായ ആഹാരത്തെ ഒരു ആധ്യാത്മിക സാധന എന്നുള്ള നിലയ്ക്കെങ്കിലും സ്വീകരിക്കുക. നമ്മളെല്ലാം അതാണ് സ്വീകരിക്കുന്നതും. യാതയാമം ഗതരസം പൂതി പരീക്ഷിതം ചെയ്ത് ഉച്ഛിഷ്ടം അപിചാമേദ്യം ഭോജനം താമസപ്രിയം. ശാന്തി.